ഭാഷ്യം ഒന്നാം അധ്യായം രണ്ടാം പാഠം രണ്ടാധികരണം എട്ടാം സൂത്രം സംഭവത പ്രാപ്തി രീതിജയത്ന വിശേഷ ഈശ്വരൻ സർവപ്രാണി ഹൃദയസ്ഥിതനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ സുഖദുഃഖാനുഭവങ്ങളെല്ലാം ഈശ്വരനും വന്നു ചേരും. ഏകത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സുഖദുഃഖാനുഭവങ്ങളെല്ലാം പരമാത്മാവിനാണെന്ന് പറയേണ്ടി വരും. അതാണ് സംഭോഗ പ്രാപ്തി രീതി ചേത് അനുസമാനം പറയുന്ന വൈശേഷ്യ എന്നതാവത് സർവപ്രാണിഹൃദയ സംബന്ധ ശാരീരവത് ബ്രഹ്മണ സംഭോഗ പ്രസംഗ ജീവൻ എങ്ങനെയാണോ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് അതുപോലെ ഈശ്വരൻ അനുഭവിക്കുന്നില്ല. ഈശ്വരൻ സർവപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. എന്നിട്ടും സുഖദുഃഖാനുഭവം ഈശ്വരനല്ല. എന്തുകൊണ്ട്? വിശേഷോ ഹി ഭവതി ശാരീര പരമേശ്വരയോഹോ. ജീവനും ഈശ്വരനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏക കർത്ത ഭോക്ത സർവധർമ്മ സാധന സുഖദുഃഖാദിമാൻ. ജീവൻ കർത്താവും ഭോക്താവും പുണ്യഭാവങ്ങളോടുകൂടിയവനും കർമ്മത്തോടുകൂടിയവനും സുഖദുഃഖാദികളോടുകൂടിയവനുമാണ്. ഏക തദ്വിപരീതോ അപഹത പാത്മത്വാദികളാണ്. ഈശ്വരൻ പാപരഹിതനാണ്, പുണ്യരഹിതനാണ്, കർമ്മരഹിതനാണ്. ഏതസ്മാതനൊരു വിശേഷ ഏകസി ഭോഗം. അങ്ങനെ രണ്ടിൻ്റെയും സ്വരൂപത്തിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ജീവന് സുഖദുഃഖാദി അനുഭവങ്ങളുണ്ട്, ഈശ്വരനില്ല. സർവഹൃദയത്തിലും സ്ഥിതി ചെയ്തിട്ട് യതിജ സന്നിധാന മാത്രേന വസ്തുശക്തി അനാദൃത്യ കാര്യസംബന്ധം അഭിവഗമ്യത ആകാശാദീനാമി ദാഹാദി പ്രസംഗം. ഇന്ന് ഓരോ വസ്തുവിന് ഓരോ സ്വഭാവമുണ്ട്. ആദ്യം ഓരോന്നിൻ്റെയും സ്വഭാവം എന്താണെന്ന് നോക്കണം. ഈശ്വരന്റെ സ്വഭാവം എന്താണ്? ഈശ്വരൻ നിർലേപനാണ്. ജീവന്റെ സ്വഭാവം എന്താണ്? ആസക്തനാണ് ജീവൻ. ജീവന്റെ ഉപാധിയുടെ വ്യത്യാസം കൊണ്ട് ജീവന് മനസ്സുണ്ട്. മനസ്സിൽ സുഖദുഃഖാദികളുണ്ട്, അജ്ഞാനമുണ്ട്. അപ്പോൾ ജീവൻ സുഖദുഃഖാദികളോടെല്ലാം താതാന്യപ്പെടുന്നു, അജ്ഞനായിരിക്കുന്നു. ഈശ്വരൻ അങ്ങനെയല്ല. ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും സ്വഭാവത്തെ കണക്കിലെടുക്കും. ഈശ്വര സ്വഭാവം വേറെ, ജീവസ്വഭാവം വേറെ. ആ സ്വഭാവത്തെ മനസ്സിലാക്കാതെ ഈശ്വരൻ ഹൃദയത്തിലാണ്, ജീവനും ഹൃദയത്തിലാണ്, അതുകൊണ്ട് ജീവനുള്ള സുഖദുഃഖ കാര്യങ്ങളെല്ലാം ഈശ്വരനും മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുശക്തി അനാശ്രിത്യ കാര്യസംബന്ധം അഭ്യഗമ്യത ആകാശാധീനമി ദാഹ പ്രസംഗം. ആകാശ സർവവ്യാപിയാണ്, വിഭുവാണ്. അഗ്നി ജ്വലിക്കുന്നിടത്തെല്ലാം തന്നെ ആകാശമുണ്ട്. അപ്പോൾ അഗ്നി ജ്വലിക്കുമ്പോൾ അത് എവിടെയാണോ ജ്വലിക്കുന്നത് അതിൻ്റെ സംബന്ധത്തിൽ വരുന്ന സർവത്തെ അത് ദഹിപ്പിക്കും. അത് അഗ്നിയുടെ സ്വഭാവമാണ്. അവിടെ ആകാശമുണ്ട്, അതുകൊണ്ട് ആകാശവും ദഹിക്കേണ്ടതാണെന്ന് പറയും പോലെ ഇരിക്കും. ആകാശത്തെ ദഹിപ്പിക്കാൻ അഗ്നിക്ക് ശേഷിയില്ല. അതുപോലെയാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവൻ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഹൃദയത്തിൽ ഈശ്വരനെ ഇരിക്കുന്നു എന്ന് കൽപ്പിച്ചാൽ ഈശ്വരനും സുഖദുഃഖ അനുഭവം ഉണ്ടാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഈശ്വരനെ സർവവ്യാപകനായി ഏകനായി ഒന്ന് സ്വീകരിക്കാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അത് ജീവനിൽ നിന്ന് ഭിന്നനല്ലെന്ന് സ്വീകരിക്കും, അതൊന്നും ശരിയല്ലെന്നാണ്. സർവഗത അനേകാത്മവാദിനാമഭി സമവും ഏതോ ചോദ്യപരിഹാരം. ഇവിടെ ആത്മാവ് വിഭുവാണ്, സർവവ്യാപകമാണ് എന്ന് പറയുന്നത് ഈ അദ്വൈതി മാത്രമല്ല, നൈയായികന്മാർ, വൈശേഷികന്മാർ, സാഖ്യന്മാർ എല്ലാവരും ഇത് സ്വീകരിക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്ന എന്താണ്? ആത്മാവ് വിഭുവാണ്. ആത്മാവ് വിഭുവാണെങ്കിൽ ഒരാത്മാവ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ മറ്റെല്ലാ ആത്മാക്കളും സ്ഥിതി ചെയ്യും. അവരെല്ലാം പറയുന്നു ഈ ആത്മാക്കൾ അനന്തമാണ്. ഒരു ശരീരത്തിൽ എങ്ങനെയാണോ ഒരാത്മാവ്, അതുപോലെ എല്ലാ ആത്മാക്കളും ആ ശരീരത്തിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ട്? ആത്മാവ് വിഭുവാണ്. വിഭു എന്ന് പറയുമ്പോൾ അതിലെല്ലാ സ്ഥലത്തും ഇരുന്നേ പറ്റും. അങ്ങനെ ഒരു ശരീരത്തിൽ എല്ലാ ആത്മാക്കളും ഇരിക്കുകയാണെങ്കിൽ അവിടെ സുഖദുഃഖാനുഭവങ്ങൾ ഒരു ആത്മാവിനുണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നു. ഈ ദോഷം എല്ലാവർക്കും ഉള്ളതാണെന്നർക്കും. ആത്മാവിനെ വിഭുവായി സ്വീകരിക്കുന്ന എല്ലാവർക്കും ഒരാളുടെ ദുഃഖം വേറൊരാളിനും വരണം, ഒരാളുടെ സുഖം മറ്റൊരാളിനും വരണം എന്ന് സ്വീകരിക്കേണ്ടി വരും. പിന്നെ അവർ പറയുന്നതിൽ എന്താ വ്യത്യാസം? അവർ പറയുന്ന ആത്മാവ് അനേകമാണ്. അദ്വൈതി എന്താ പറയുന്ന? ആത്മാവ് ഏകമാണ്. ആത്മാവ് ഏകമാണെന്ന് സ്വീകരിച്ചാലും അനേകമാണെന്ന് സ്വീകരിച്ചാലും ആത്മാവ് വിഭുവാണെന്ന് വന്നു കഴിഞ്ഞാൽ ദോഷം എല്ലാവർക്കും സമമാണ്. ഏകമായാലും ശരി, അനേകമായാലും ശരി. നമ്മൾ പറയുന്നത് സർവഗത അനേക ആത്മവാദിനാം, സർവവ്യാപിയായ അനേകം ആത്മാക്കളെ കുറിച്ച് പറയുന്നവർക്കും സമവും ഏതോ ചോദ്യപരിഹാരവും. ചോദ്യപരിഹാരങ്ങൾ തുല്യമാണ്. അതുവെച്ചാൽ ഒരാത്മാവിന് സുഖം വന്നു കഴിഞ്ഞാൽ എല്ലാ ആത്മാവിനും സുഖം വരും. അതെങ്ങനെ ഒഴിവാക്കും? അങ്ങനെ അനുഭവിക്കുന്നില്ലല്ലോ, ഞാൻ സുഖിയായിരിക്കുമ്പോൾ അന്യൻ ദുഃഖിതനായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ തന്നെ ഒരു ദോഷമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിൽ ആരോപിക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് തന്നെയുള്ള ദോഷമാണല്ലോ എന്നാണ്. സമോയതു ചോദ്യപരിഹാരു. യദ്യപി ഏകത്വാത് ബ്രഹ്മണ ആത്മാന്തരാഭാവ ശരീരസ്യ ഭോഗേന ബ്രഹ്മണോ ഭോഗപ്രസംഗ ഇതി. ഇനി ഇവിടെ അദ്വൈതി സംബന്ധിച്ച് വിശേഷിച്ച് വരുന്ന ദോഷം എന്താണ്? അദ്വൈതി പറയുന്നു ബ്രഹ്മം അത് ഏകമാണ്, രണ്ട് ബ്രഹ്മമില്ല. അത് വിഭുവാണ്, സർവവ്യാപകമാണ്. രണ്ടാമതൊരാത്മാവേ ഇല്ല. അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്നതാണല്ലോ ബ്രഹ്മം. കാരണം ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ജീവനില്ല, ബ്രഹ്മത്തെ തന്നെയാണ് ജീവനെന്ന് പറയുന്നത്. എന്നാൽ ജീവന് സുഖദുഃഖ അനുഭവം പ്രത്യക്ഷമാണ്, എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്. അപ്പോൾ ആ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ലെങ്കിൽ എൻ്റെ ഈ സുഖദുഃഖ അനുഭവങ്ങൾ ബ്രഹ്മത്തിൽ സംഭവിക്കണം, ഈശ്വരനിൽ സംഭവിക്കണം. അല്ലെങ്കിൽ നിർഗുണമായ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അങ്ങനെ പറയാൻ കഴിയില്ല. അവിടെ ഇത് സംഭവിക്കണം. ഇങ്ങനെയൊരു ദോഷമുണ്ടല്ലോ. അതായത് ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ അത് ദോഷരഹിതമായി വെളിപ്പെടുത്തണം. ബ്രഹ്മത്തെക്കുറിച്ചുള്ള സമ്യക്കായ ശരിയായ ബോധം ഉണ്ടാവണം. ബ്രഹ്മത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു, ആ പറയുന്നതിന് അനുഭവത്തിന് യുക്തിക്കും ചേരാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാൾക്കെങ്ങനെ ബ്രഹ്മബോധം ഉണ്ടാകും? ഇവിടെ അനുഭവത്തിന് യുക്തിക്കും ചേരാത്ത കാര്യമാണ്. ബ്രഹ്മവും ജീവനും ഒന്നെന്ന് പറയുക, ജീവന്റെ അനുഭവങ്ങൾ ബ്രഹ്മത്തിനില്ലെന്ന് പറയുക, അത് ശരിയാകില്ലെന്നാണ്. യദ്യപി ഏകത്വാദ് ബ്രഹ്മണ ആത്മാന്തരാഭാവാ, ബ്രഹ്മവേകമാണ്, മറ്റൊരാത്മാവില്ല. ശാരീരസ്യ ഭോഗീന ബ്രഹ്മണോ ഭോഗപ്രസംഗീതി, ജീവന്റെ സുഖദുഃഖാനുഭവം കൊണ്ട് ബ്രഹ്മത്തിന് സുഖദുഃഖങ്ങൾ വരും. അത്രവദാമഹ. ഇവിടെ ഭാഷ്യകാരം പറയുന്നു, ഇവിടെ ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ പറയുന്ന സമാധാനം എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള സമാധാനമാണ്. എല്ലാ സന്ദർഭങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ പറയേണ്ട സമാധാനമാണ്. കാരണം ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചോദ്യങ്ങളും സമാധാനവും അന്തമില്ലാതെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു ചോദ്യത്തിന് സമാധാനം പറയുമ്പം വേറെ ചോദ്യം വരും. അപ്പോൾ ഈ രീതിയിൽ ചോദ്യോത്തര ശൈലിയിൽ ഇത് പറഞ്ഞു പോകുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് ഈ പറയുന്ന എന്തോ വാദപ്രതിവാദം നടത്താനുള്ള ഒരു കാര്യമാണ്, തർക്കിക്കാനുള്ള ഒരു കാര്യമാണ്. ഗുരുവൻ ആഗ്രഹിക്കുന്ന എന്താണ്? ശരിയായിട്ടുള്ള ബോധമാണ്. പക്ഷെ അവൻ കടന്നു പോകുന്നതിലൂടെ തർക്കവിതർക്കങ്ങളിലൂടെ വാദപ്രതിവാദങ്ങളിലൂടെ ഇതിങ്ങനെ പോയാൽ ഇതിനെവിടെ അവസാനം? തർക്കത്തിന് സ്ഥിരതയില്ലെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നു, ഇതം തവത് ദേവാനാം പ്രിയ പൃഷ്ഠവ്യം. ദേവാനാം പ്രിയ എന്ന് പറയുന്നത് പഴയ ഒരു ശൈലിയാണ്. പാണിനീയത്തിൽ പറയും ദേവാനാം പ്രിയ ഇതി മൂർഖേ. ദേവാനാം പ്രിയ എന്ന് പറയുന്നത് മൂഢന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. മൂർഖൻ എന്ന് വെച്ചാൽ മൂഢൻ, അവിവേകി. പക്ഷെ പറയുന്ന വാക്കുകൾ നല്ലതാണ്. ദേവാനാം പ്രിയ, ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ. ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അത് മനുഷ്യരെക്കാളും കൂടിയ ആൾക്കാരാണ് ദേവന്മാർ. ആ ദേവന്മാർക്കും പ്രിയമുള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ അവൻ യോഗ്യനാണല്ലോ. അങ്ങനെയാ ധരിക്കേണ്ടത്. ദേവാനാം പ്രിയ എന്ന് പറയുന്നൊരു പ്രയോഗമാണ് സംസ്കൃതത്തിൽ. ഒരു കാലത്ത് ഇതിനാ അർത്ഥം തന്നെയായിരുന്നു. ദേവാനാം പ്രിയ എന്ന് പറഞ്ഞാൽ യോഗ്യൻ. കേവലം മനുഷ്യർക്ക് മാത്രമല്ല ഇവൻ പ്രിയനായിരിക്കുന്നു. അത്രയും സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ്, സദ്ഗുണസമ്പന്നനാണ്, ഇവന് ദേവന്മാർക്ക് കൂടി പ്രിയപ്പെട്ടവനാണ് എന്നുള്ള ഒരു നല്ല അർത്ഥം ആ പ്രയോഗത്തിനുണ്ട്. ഞാനിപ്പോൾ ഭാഷയെക്കുറിച്ച് പറയുകയാണ്. ഇത് അദ്വൈതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ പിൽക്കാലത്ത് ദേവാനാം പ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിവേകി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ശബ്ദം പിന്നീട് വന്നത്. ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം മാറി മാറി വരും. ഈ ശബ്ദത്തെക്കുറിച്ച്, ഈ ശബ്ദത്തിന്റെ പ്രയോഗത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അശോക ചക്രവർത്തിയുടെ ശിലാലിഖിതങ്ങളിൽ അശോക ചക്രവർത്തിയെക്കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദേവാനാം പ്രിയ. അതവിടെ ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിലാണ്. ദേവാനാം പ്രിയനായ അശോകൻ, അശോകന്റെ അനുശാസനമാണ് അവിടെ നല്ല അർത്ഥത്തിൽ. ദേവന്മാർക്കും പ്രിയനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠനാണ്. പക്ഷെ പിൽക്കാലത്ത് വന്നപ്പോൾ അത് പാണിനീയത്തിൽ എടുത്തു പറയും ദേവാനാം പ്രിയരി മൂർഖി. അപ്പോൾ അത് മൂർഖൻ എന്നുള്ള അർത്ഥത്തിൽ എന്തുകൊണ്ട് വന്നു? വരുന്നതിന് ഒരു കാരണം അതായിരിക്കാമെന്ന് ഊഹിക്കുന്നു. കാരണം ഇവിടെ ശ്രുതി തന്നെ വരുന്നുണ്ടല്ലോ, കർമ്മം ചെയ്ത് ഫലത്തെ അനുഭവിക്കുന്നവൻ ദേവന്മാരുടെ പശുവാണ്. എങ്ങനെ? പശുവിന് പാല് കൊടുത്ത്, പശുവിന് പുല്ല് കൊടുത്ത് അതിൽ നിന്ന് പാലെടുക്കുന്നു. പശു എന്ന് പറയുന്നു വിവേകമില്ലാത്തൊരു മൃഗം. അതുപോലെ എന്ത് ചെയ്യുന്നു? ദേവന്മാർക്ക് ഇഷ്ടമുള്ള യാഗങ്ങളും മറ്റും ചെയ്യുന്നു, അവന് നൽകുന്ന ഫലങ്ങളെ സ്വീകരിക്കുന്നു. അപ്പോ ദേവന്മാരവനെ പോഷിപ്പിച്ചു നിർത്തുന്നു, പശുവിന് തീറ്റ കൊടുത്ത് തടിപ്പിക്കുന്നു എന്തിനു? പാലിന് വേണ്ടി. അപ്പൊ ദേവന്മാരവനെ എന്ത് ചെയ്യുന്നു? വേണ്ടതെല്ലാം കൊടുക്കുന്നു. എന്തിന്? അവന് ഐശ്വര്യത്തെ കൊടുക്കുന്നു. എന്തിനാ? വീണ്ടും കർമ്മം ചെയ്യാൻ. അപ്പോ ദേവന്മാർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുന്നു. ഗീതയിലും വരുന്നുണ്ടല്ലോ, ദേവാഭാവയന്തു യഹ. ദേവന്മാരെ പൂജിക്കുന്നു, ദേവന്മാരവനെ സന്തുഷ്ടനാക്കുന്നു, വീണ്ടും അവൻ സമ്പത്ത് കൊണ്ട് വീണ്ടും ദേവന്മാരെ പൂജിപ്പിക്കുന്നു. പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സിത. അങ്ങനെ തത്വത്തെ അറിയാതെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും ദേവന്മാര് ഐശ്വര്യത്തെ കൊടുക്കുകയും ചെയ്യുന്നവൻ പരമാർത്ഥത്തെ അറിയാത്തത് കൊണ്ട് അവൻ മൂർഖനാണ്, കൊടുക്കൽ വാങ്ങലിൽ കഴിയുന്നവനാണ്, അവന്റെ ഫലം സംസാരമാണ്. ഈ അർത്ഥത്തിൽ ദേവന്മാർക്ക് പ്രിയനായിരിക്കുന്നവൻ മൂഢനാണ്. സപശുരേവ ദേവാനാം വ്രതാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. വ്രതാരണ്യത്തിലും ചന്ദോപിക്കും. അവൻ എന്താണ്? ദേവന്മാരുടെ പശുവാണ്. പശു എന്ന് വെച്ചാൽ മൂർഖ എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഭാഷകാർ ഉപയോഗിക്കുന്ന എന്താണോ, ഞാൻ നിരന്തരമായി തത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ധാരാളം ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ടും വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ മൂർഖന്മാരല്ലാതെ ആരാണ്? എത്ര പറഞ്ഞാലും തലയിൽ കയറാത്തവരെ എന്ത് വിളിക്കും? ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രയുടെയൊക്കെ ആവശ്യമുണ്ടോ? തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും പറയേണ്ട കാര്യമുണ്ട്? തത്വമസി അഹം ബ്രഹ്മാസ്മിതി എന്നെല്ലാം തന്നെ ഗ്രഹിക്കണം. അല്ല, ഇനി അതിനെല്ലാം ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും സൂത്രങ്ങളും ഇത്രയും അധികരണങ്ങളും ഇത്രയും ഭാഷ്യങ്ങളും ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നും. പക്ഷേ ഒരുവന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യുക? ബോധ്യപ്പെടുത്തണമെന്നൊരാൾക്ക് മനസ്സിൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെന്താ വഴി പറയുകയല്ലാതെ? നിരന്തരം പ്രശ്നങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞ് അംഗീകരിച്ചിട്ടുണ്ട്. അടുത്ത് വേറൊരു ചോദ്യം ചോദിക്കും. ഇത് തർക്കശാസ്ത്രമല്ല. അതുകൊണ്ട് പറയുന്നു, ശരി ഞാൻ പറയാം, മൂർഖന്മാരെ, പറഞ്ഞാൽ തലയിൽ കയറാത്തവരെ എന്നുള്ള അർത്ഥത്തിലാണ് ദേവാനാം പ്രിയ. ശരി, നീ ഇതൊന്നും മനസ്സിലാക്ക. എന്താണ്? കഥമയം ത്വയ ആത്മാന്തര അഭാവോ അധ്യവസിതയിൽ. സാധാരണ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്ന ഇതാണ്. പറയണം, ആത്മാവ് ഏകമാണ്, ആത്മാവ് നിർഗുണമാണ്, ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, പ്രപഞ്ചം പരമാർത്ഥമല്ല, ബ്രഹ്മമാണ് പരമാർത്ഥം, നീയും പ്രപഞ്ചവും തമ്മിൽ ഭേദമില്ല, നീയും മറ്റൊരുവനും തമ്മിൽ ഭേദമില്ല, നീയും ഈശ്വരനും തമ്മിൽ ഭേദമില്ല, സർവവും ഏകമാണ്, സർവം ഖണ്ഡിതം ബ്രഹ്മ. ഇങ്ങനെയൊക്കെ ഒരേ തത്വത്തെ നിരന്തരം ഉപദേശിക്കുകയും ഇതേ തത്വത്തെ തന്നെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. എന്താണ്? ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ബ്രഹ്മം ഏകമാണെങ്കിൽ, ഇങ്ങനെ തുടങ്ങുന്നത്, നിങ്ങൾ പറഞ്ഞതുപോലെ ബ്രഹ്മം അദ്വയമാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞതുപോലെ ബ്രഹ്മം നിർഗുണമാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി പ്രപഞ്ചമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ബ്രഹ്മസത്യം ജഗത് മിഥ്യയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സർവവും ബ്രഹ്മമാണെങ്കിൽ, ഇങ്ങനെയാണ് ചോദ്യം ആരംഭിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നവൻ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? ഏതൊരു തത്വത്തെയാണോ അവൻ ഉപദേശിച്ചു കൊടുത്തത് അതിനെ അവൻ ഗ്രഹിച്ചിരിക്കുകയാണ്. എന്നിട്ടാ ചോദ്യം ചോദിക്കുന്നു. ഗ്രഹിക്കാതെ പറയാൻ പറ്റുമോ? ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എങ്കിൽ, ബ്രഹ്മമേകവും അദ്വൈതവുമാണെങ്കിൽ അപ്പോ ഉപദേശിച്ചത് ഗ്രഹിച്ചല്ലോ. ഉപദേശിച്ചത് ഗ്രഹിച്ചെങ്കിൽ പിന്നെ എന്തിനാ ചോദ്യം ചോദിക്കുന്നു? ഇതാ ഇത്രയേ ഉപദേശിച്ചുള്ളൂ. എന്താണോ, നീയും അന്യനും തമ്മിൽ ഭേദമില്ല, നീയും പ്രപഞ്ചവും തമ്മിൽ ഭേദമില്ല, നീ തന്നെയാണ് സർവവുമായിരിക്കുന്നത്, അത് തന്നെയാണ് ബ്രഹ്മ. ഇത്രയേ ഉപദേശിച്ചുള്ളൂ. ഇതവൻ ഗ്രഹിച്ചു, പിന്നെന്തിനാ ചോദിക്കുന്നതാണ്. അപ്പം ഇത് ഗ്രഹിച്ചോ എന്നാണ് ചോദിക്കുന്നത്. കഥമയം തു ആത്മാന്തരാഭാവോ അധ്യവസിത, നീ എങ്ങനെയാണ് ഈ ആത്മാന്തരാഭാവത്ത് എന്ന് വെച്ചാൽ ആത്മീകത്വത്തെ എങ്ങനെ നീ ഉറപ്പിച്ചു? അത് ഉറപ്പിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ചോദിച്ചെന്താണ്? യദ്യപി ഏകത്വാത് ബ്രഹ്മണ ആത്മാന്തരാഭാവ ശരീരസി ഭോഗേന ബ്രഹ്മണ ഭോഗപ്രസംഗം, ബ്രഹ്മമേകമാണ്, മറ്റൊരാത്മാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവന്റെ സുഖദുഃഖാനുഭവങ്ങൾ കൊണ്ട് ബ്രഹ്മത്തിനും സുഖവും ദുഃഖവും വരും. ഇത്തരം ഒരു ചോദ്യം എന്തിനാ ചോദിക്കുന്നു? കാരണം നീ മനസ്സിലായല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ എന്താണ് ഏകത്വാത് ബ്രഹ്മണ, ബ്രഹ്മം ഏകമാണ്, അത് ഗ്രഹിച്ചല്ലോ. ഉപദേശിക്കുന്നതാണ് ഇത്രയേ താല്പര്യമുള്ളൂ, ബ്രഹ്മം ഏകമാണ് എന്ന് ഗ്രഹിക്കുക. നീ ഗ്രഹിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ഏകത്വാത് ബ്രഹ്മണ എന്ന് പറഞ്ഞല്ലോ, ബ്രഹ്മം ഏകമാണ്, മറ്റൊരാത്മാവില്ല എന്ന് നീ തന്നെ പറയുന്നു. ഇതെങ്ങനെ നീ മനസ്സിലാക്കി? അതിന് കഥമയും തു ആത്മാന്തരാഭാവോധ്യവസ്ഥിത, എങ്ങനെ ഇത് മനസ്സിലാക്കി? അപ്പൊ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് ആ തത്വത്തെ ഗ്രഹിക്കേണ്ടതെന്ന് ചോദ്യം ചോദിക്കുന്നവനോട് ബോധ്യപ്പെടുത്തണം. അല്ല, ചോദ്യം ചോദിക്കാനായിട്ടാണ് ഇരിക്കുകയാണെങ്കിൽ ഇതിനവസാനമില്ല. ശരി, തത്വത്തെ ഗ്രഹിക്കാത്തവനൊരു ചോദ്യം ചോദിച്ചാൽ മനസ്സിലാവുക, ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു? അവനറിയത്തില്ല പ്രപഞ്ചം എവിടെ നിന്നാണ് വന്നത്. ഇതിന്റെ പിന്നിലൊരു തത്വം ഉണ്ടെന്നോ ആ തത്വം ഈ പ്രപഞ്ചം എന്താണെന്നോ ഒന്നും ഒരു ബോധമില്ല. പ്രപഞ്ചം എവിടെ നിന്ന് വന്നു? അങ്ങനെ ഒരാൾ ചോദിക്കുന്നു, ഞാൻ ആരാണ്? അവനറിയത്തില്ല ഞാൻ ആരാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഈ രൂപത്തിൽ വന്നു? എന്റെ വിശേഷതകൾ എന്തൊക്കെയാണ്? ഇതൊന്നും അറിയാതെ ഒരാൾ ചോദിക്കാം, ബ്രഹ്മം എന്താണ്, ഞാൻ ആരാണെന്നല്ല. ഇവിടെ ഇയാൾ അങ്ങനെയല്ല പറയുന്നു, ബ്രഹ്മം ഏകമാണ്, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ജീവനില്ല. ഈ തത്വങ്ങളെല്ലാം ഗ്രഹിച്ചത് ആണല്ലോ ചോദിക്കുന്നത്. ഈ തത്വം നീ എവിടെ നിന്ന് ഗ്രഹിച്ചു? കഥമയം ആത്മാന്തരാഭാവ അധ്യവസിത പൂർവക്ഷസ്മാരം തത്വമസി അഹം ബ്രഹ്മാസ്മി അതോസ്തി വിജ്ഞാത ഇത്യാദി ശാസ്ത്രേഭ്യ. ഇപ്പൊ ചോദ്യം ചോദിച്ചാൽ എന്ന് പറയുന്നത് ആത്മീകത്വ വിജ്ഞാനം എനിക്കുണ്ടായത് ശ്രുതിയിൽ നിന്ന് തന്നെയാണ്. യഥാ ശ്രുതി തത്വമസി, അതെനിക്ക് മനസ്സിലായി. അഹം ബ്രഹ്മാസ്മി, അതും പിടികിട്ടി. നാന്യോ അതോ വസ്തുദിഷ്ഠ, ഇതിൽ നിന്ന് അന്യമായൊരു ദിഷ്ടാവില്ല. നാന്യോ അതോ വസ്തു ശ്രോത, അന്യമായൊരു ശ്രോതാവില്ല. നാന്യോ അതോ വസ്തു മന്ദ വിജ്ഞാത, ഇതെല്ലാം മനസ്സിലായി. ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന ആള് തത്വം ഗ്രഹിച്ചിരിക്കുകയാണല്ലോ, ആത്മീകത്വത്തെ ഗ്രഹിച്ചിരിക്കുകയാണ്. അതും എങ്ങനെ? ശാസ്ത്രീയമായി തന്നെ ബോധിച്ച്, ശ്രുതിയിൽ നിന്ന് തന്നെ ബോധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ ചർച്ച, ഈ വിശദീനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വൻ ആ ശ്രോതാവ് ഇതിൽ നിന്ന് തന്നെ അവൻ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അവൻ തത്വജ്ഞാനിയാണ്. എന്തുകൊണ്ട്? ഈ വാക്യങ്ങളിൽ നിന്ന് അവന് ശരിയായ ബോധമുണ്ടായിരിക്കുന്നു. ശരിയായ ബോധത്തെയാണ് പറയുന്ന ആത്മീകത്വം എന്ന്. അങ്ങനെ ഒരു ശരിയായ ബോധം ആത്മീകത്വം തന്റെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ വീണ്ടും എന്തിനാണ് ഈ ചോദ്യം എന്ന ചോദ്യം. ഏകത്വ ബോധമില്ലാതെ അവനത് പറയാൻ പറ്റില്ല, ആത്മാവ് ഏകമാണ്. അവിടെ ചോദിക്കും, ആത്മാവ് ഏകമാണെങ്കിൽ എന്റെ സുഖം എന്തുകൊണ്ട് മറ്റൊരുവന് വരുന്നില്ല? ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. ആത്മാവ് ഏകമാണെങ്കിൽ എന്തുകൊണ്ട് ഒരുവൻ മുക്തനാകുമ്പോൾ എല്ലാവരും മുക്തനാകുന്നില്ല? ആത്മാവ് ഏകമാണെങ്കിൽ എന്തിനു ഗുരു അന്യനെ കണ്ടുകൊണ്ട് ശിഷ്യനെ കണ്ടുകൊണ്ട് എന്തിനു ഉപദേശിക്കുന്നു? ഇങ്ങനെ ആത്മഏകത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അസംബന്ധമെന്നാണ് പറയുന്നത്. അത്തരൊരു ചോദ്യം ചോദിക്കാൻ തന്നെ നിനക്ക് അവകാശമില്ല, കാരണം നീ അതിനെ ഗ്രഹിച്ചിരിക്കുന്നു. വീണ്ടും അവനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നവനെ ഉണർത്താൻ ശ്രമിക്കും പോലെ അതെങ്ങനെ സാധിക്കും? അവൻ ഉണർന്നിരിക്കുകയാണ്, അവനെ ഉണർന്നിരിക്കുന്നവനെ വീണ്ടും ഒന്ന് ഉണർത്താൻ ശ്രമിക്കുക, അത് ആർക്കും സാധ്യമല്ല. അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. ഉറങ്ങിക്കിടക്കുന്നവന് ശരി നമുക്ക് ഉണർത്താൻ പറ്റും. ബോധമില്ലാത്തവന് ബോധം പകർന്നു കൊടുക്കാൻ അതാണ് ഇവിടെ ചെയ്തത്. ശ്രുതി അത് ചെയ്തു, അവന് ബോധമുണ്ടായി, ആത്മീയത്വജ്ഞാനം. അപ്പൊ ആത്മീയത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആത്മീയത്വജ്ഞാനം എന്ന് പറയുന്നത് ഇത്തരം എല്ലാ സംശയങ്ങളുടെയും നിവാരകമാണ്. ചിദ്യന്തി സർവസംശയാഹ എന്നും ആ ബോധത്തിൽ നിന്ന് അവൻ ഗ്രഹിക്കണം. ഈ ബോധം സർവസംശയച്ചേത്തിയാണ്, അതും അവൻ ഗ്രഹിക്കേണ്ടല്ലേ. ആത്മീയത്വ ബോധത്തിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമായി കഴിഞ്ഞു. ആത്മാ ഏകമാണെങ്കിൽ ഒരുവന്റെ മുക്തിയിൽ സർവമുക്തി. ആത്മാ ഏകമാണെങ്കിൽ എന്ന് ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് ബാക്കി ചോദിക്കാൻ ഒക്കത്തില്ല. ആത്മാ ഏകമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് മുക്തി? അദ്വയം, ആത്മാ അദ്വയമാണെന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് മുക്തി? അവിടെ പിന്നെ ഒരുവനും അന്യനും ഉണ്ടോ? ഏകത്വത്തെ അംഗീകരിച്ചിട്ടാണ് ചോദിക്കുന്നു. ആത്മാവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചിട്ട് ചോദിക്കുന്നു, ഒരുവൻ മുക്തനായാൽ മറ്റൊരുവൻ മുക്തനാകത്തില്ലേ എന്ന് പറഞ്ഞാൽ, ആ തത്വത്തെ ഗ്രഹിച്ചിട്ടും നീ ബുദ്ധിശൂന്യനായി സംസാരിക്കുന്നു. അത് അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഈ പരമാർത്ഥമായ തത്വത്തെക്കുറിച്ച് ഒരാൾക്ക് ബോധമുണ്ടായാൽ ലൗകികമായ വ്യവഹാരികമായ എല്ലാ കാര്യങ്ങളും അയാൾ സമർത്ഥനായിരിക്കണമെന്നില്ല. ലൗകികവും വ്യവഹാരികമായി വരുന്ന പല കാര്യങ്ങളും അയാൾ അജ്ഞനായിരിക്കും. പരമാർത്ഥ തത്വം ബോധിച്ചെന്ന് വിചാരിച്ച് അയാൾക്ക് സർവജ്ഞനാകാൻ കഴിയത്തില്ല. അപ്പോൾ വാസ്തവത്തിൽ തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ശ്രുതിവാക്യങ്ങളെ ശ്രവിക്കുന്ന ഒരുവൻ തത്വജ്ഞാനിയാണ് എന്നാ പറയുന്നു. പക്ഷെ അത് അവൻ കൂടെ ഒന്ന് അംഗീകരിച്ചാൽ മതി. അവൻ സ്വയം അംഗീകരിക്കണം. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു? കാരണം ഇതാണ്, ഒരുവൻ തത്വജ്ഞാനി ആയതുകൊണ്ട് അവന്റെ ബുദ്ധി കുറ്റമറ്റതാകണമെന്നില്ല. അവന്റെ ശരീരം ദോഷരഹിതമാകണമെന്നില്ല. അവന്റെ കർണങ്ങൾ പ്രമാദശൂന്യമാകണമെന്നില്ല. അവന്റെ മനസ്സ് ഭ്രാന്തികളിൽ നിന്ന് മുക്തമാകണമെന്നില്ല. അപ്പോൾ ഈ ശരീരത്തെ, ഈ കർണങ്ങളെ, ഈ മനസ്സിനെ ആശ്രയിച്ച് അവൻ ഭൗതികമായ ലൗകികമായ വ്യവഹാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അതിൽ സംഭവിക്കുന്ന ദോഷങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇതിന് ചോദ്യം ചോദിക്കുന്നത്. സംശയരോഗിയാണ്. അതുകൊണ്ട് ഏതൊരു തത്വത്തെയാണോ അവൻ ഗ്രഹിച്ചിരിക്കുന്നത് അതിൽ അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. വാസ്തവത്തിൽ ഇത്തരം ഒരു ചോദ്യങ്ങളുടെ യാതൊരു പ്രസക്തിയില്ല, അത് അനാവശ്യമാണ്. കാരണം അവൻ ബോധിച്ചിരിക്കുന്നു ആത്മീയത്വം. പക്ഷെ ഇവിടെ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ആ പറഞ്ഞത് ആത്മീയത്വ ബോധം എന്ന് പറയുന്നത് ആത്മാ നാനാത്വ ബോധത്തിനെ പരിഹാരമായിട്ടു. അവനിൽ പ്രപഞ്ച സംബന്ധിയായ ഒരുപാട് ബോധങ്ങളുണ്ട്, ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നു. അതിനെല്ലാം പരിഹാരമായിട്ടു. ആത്മാവ് ഏകമാണെന്ന് ധരിച്ചു. തത്വം അത് ഏകമാണ് പരമാർത്ഥമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഒരുവനാ, പിന്നെ ഏകമല്ലേ ഉള്ളൂ, രണ്ടില്ലല്ലോ. പിന്നെ അവന് 1, 2, 3, 4 എന്ന് എണ്ണാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് ശങ്കിച്ചു കഴിഞ്ഞ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. 1, 2, 3, 4 എന്ന് എണ്ണമെങ്കിൽ ഇവിടെ വേണ്ടേ? അവന്റെ കൺമുമ്പിൽ കാണണ്ടേ 1, 2, 3, 4? അവന്റെ കൺമുമ്പിൽ എന്താണ്? ശബ്ദ, സ്പർശം, രൂപം, രസം, ഗന്ധം, എല്ലാ വിഷയങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാ സംഖ്യകളും ഉണ്ട്. പ്രപഞ്ചപ്രതീതി പഴയതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ആ തത്വം എന്താണെന്ന് അവന്റെ ഉള്ളിൽ ബോധമുണ്ടായിട്ടും അവന്റെ ബാഹ്യമായ അല്ലെങ്കിൽ മുമ്പ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെയുള്ള പ്രപഞ്ചപ്രതീതികളെ ആശ്രയിച്ചുകൊണ്ട് അവരിങ്ങനെ വികല്പങ്ങളുണ്ടാകും, ചോദ്യങ്ങളുണ്ടാകും. പക്ഷെ ആ തത്വബോധം ഉണ്ടായി എന്നുള്ളതിന് തെളിവാണ് അവൻ പറയുന്നത്. എന്താണ്? ആത്മാവ് ഏകമാണെങ്കിൽ, ആത്മാവ് അദ്വൈതമാണെങ്കിൽ എന്നുള്ളതിനെ അംഗീകരിച്ചതുപോലെ സംസാരിക്കുന്നു. അംഗീകരിച്ചിട്ട് തന്നെയാണ് അവനാ ബോധമുണ്ടായി. അതും നിയമം എന്താണ്? അവൻ ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിക്കുന്ന ഒരുവന് ആ വാക്യശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടായേ തീരൂ. അതിനുള്ള സാമാന്യമായ യോഗ്യതകളെല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു അവനല്ലേ. എന്നാൽ അതേസമയം അവനിൽ ഈ പറഞ്ഞ ശരീരം, ഇന്ദ്രിയം, കരണങ്ങൾ, മനസ്സ് ഇതിനെല്ലാം ആശ്രയിച്ചുള്ള പ്രപഞ്ചബോധവും നിൽക്കുന്നു. അവന്റെ ചോദ്യങ്ങളൊന്നും ഒരിക്കലും അവന്റെ ആത്മബോധ അധിഷ്ഠിതമല്ല, മറിച്ച് അവന്റെ പ്രപഞ്ചബോധത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആ ചോദ്യങ്ങളും സമാധാനങ്ങളും എല്ലാം വരുന്നത്. അത് മനസ്സിലാക്കണമെന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. അപ്പോൾ ആത്മീകത്വ ബോധം എന്ന് പറയുന്നത് അത് പ്രയാസമുള്ള കാര്യമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം ഒരു വസ്തുവിനെ, ആ വസ്തുവിൻ്റെ സ്വഭാവത്തെ നേരിട്ടാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ അവനത് ബോധിച്ചേ മതിയാവും. ബോധിക്കാതിരിക്കാൻ പറ്റില്ല, ജ്ഞാനം വസ്തുതന്ത്രമായതുകൊണ്ട്. ഇതാ നിന്റെ മുമ്പിലിരിക്കുന്ന ഇത് പുസ്തകമാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് പുസ്തകം ഒന്ന് ഗ്രഹിച്ചേ മതിയാവും. അതുപോലെ ഇവിടെ എന്താണ്? തന്റെ സ്വരൂപത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ശ്രുതി പറയുന്നത് തത്വമസി എന്ന് പറയുന്നത്. അവന്റെ കർണങ്ങൾക്ക് സാമാന്യ ജ്ഞാനത്തിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവന് ആ ബോധം ഉണ്ടായേ പറ്റും, ഉണ്ടായിരിക്കുന്നു എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ബോധം ഉണ്ടായാലും അവന്റെ മനസ്സ് ഈ പ്രാപഞ്ചികമായ നാനാ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും അത്ര ഒരു ബോധമുണ്ടായതിനു ശേഷവും ആ ബോധത്തെ, തന്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്ന ബോധത്തെ അവഗണിച്ചിട്ട് ഈ പ്രപഞ്ച സംബന്ധിയായ ബോധത്തെ സ്വീകരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എങ്ങനെ തന്റെ ഉള്ളിൽ നിത്യമായ സ്വയം പ്രകാശമായ ബോധം സദാ പ്രകാശിച്ചുകൊണ്ടിരുന്നിട്ടും എങ്ങനെയാണോ ഒരുവൻ അതിനെ അവഗണിച്ചിട്ട് ബാഹ്യമായ പ്രകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവൻ അസത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവൻ അസത്യസങ്കല്പത്തോടുകൂടിയിരിക്കുന്നത്, സ്വയം താൻ സത്യസ്വരൂപനായിരുന്നിട്ട് അങ്ങനെ ഒരു വൈപരീത്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മൊത്തത്തിൽ എല്ലാം കൂടി ചേർത്തിട്ട് പറയുന്നത് ഇതൊരു ഭ്രാന്തിയാണ്. തത്വം പ്രകാശിച്ചുകൊണ്ടിരിക്കുക തന്നെ തത്വം മറഞ്ഞിരിക്കുന്നു. തത്വത്തെ പ്രകാശിപ്പിക്കുമ്പോൾ തന്നെ തത്വത്തെ മറക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുവന് തത്വം വെളിപ്പെടുമ്പോൾ തന്നെ അവൻ തത്വത്തെ തമസ്കരിക്കുന്നു. ഇതെല്ലാം വൈരുദ്ധ്യമായി സംഭവിക്കുന്നതുകൊണ്ട് ഇവിടെ പറയുന്നു ഭ്രാന്തിയാണ്. ഭാഷകാരം പറയും ആ ഒരു ഭ്രാന്തിയെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും അവിടെ വിചാരം ആവശ്യമായിട്ട് വരുന്നത്. അല്ലാതെ ഇത് തർക്കശാസ്ത്രമല്ല. അവസാനമില്ലാത്ത തർക്കത്തിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ആ തത്വത്തെ ബോധിപ്പിച്ചിട്ട് തത്വബോധത്തിൽ ആ ചോദ്യങ്ങൾ അവസാനിക്കുക. പിന്നെ വിചാരം ആവശ്യമുണ്ട്. അല്ലാതെ ഇത് മരണം വരെ വിചാരം നടത്തിക്കൊണ്ടിരുന്നു, ഇതിനൊരവസാനം വേണ്ടേ? അപ്പോ തത്വത്തെ ബോധിക്കുക, എന്നാൽ തത്വത്തെ ബോധിക്കാതിരിക്കുക, ഈ അവസ്ഥ ശരിയല്ല. അങ്ങനെ ഒരവസ്ഥ ഇല്ലെന്നാണ്. നിങ്ങൾ തത്വത്തെ ബോധിച്ചവർ തത്വത്തെ ബോധിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ വരത്തില്ല. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നു, കഥമയും ത്വയ ആത്മാന്തരാഭാവോ അധ്യവസിത, ഒരു ആത്മാവല്ലാതെ രണ്ടാമതൊന്നുമില്ല എന്ന് നീ എങ്ങനെ ബോധ്യപ്പെട്ടു? ചോദ്യം ചോദിക്കുന്നവനോട് ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ചാൽ എന്നെ പറയുന്നത് തത്വമസി അഹം ബ്രഹ്മാസ്മി നാന്യാതോസ്തി വിജ്ഞാത ഇത്യാദി ശാസ്ത്രേഭ്യ, അത് ഞാൻ ശാസ്ത്രത്തിൽ നിന്ന് തന്നെ ഗ്രഹിച്ചിരിക്കുന്നു. ആത്മീകത്വ ബോധം എനിക്കുണ്ടായിരിക്കുന്നു, അതുണ്ടായതുകൊണ്ടാണ്. ആത്മാവ് ഏകമാണെങ്കിൽ ഒരുവൻ മുക്തനായപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും മുക്തനായില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ആത്മാ ഏകത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് ഏകമാണെങ്കിൽ പിന്നെ ഒരുവൻ, പിന്നെ രണ്ടാമതൊരുവൻ, പിന്നെ രണ്ടെങ്ങനെ വരും? ഒരുവൻ മുക്തനാകുന്നെങ്ങനെ മറ്റൊരുവൻ മുക്തനാകാതിരിക്കുന്നെങ്ങനെ? കാരണം ആദ്യം നീ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ആത്മാവിൻ്റെ ഏകത്വം? അവിടെ ഒരുവനും മറ്റൊരുവനും ഉണ്ടോ? ആത്മാവിനെ അകർത്താവായും അഭോക്താവായുമാണ് നീ ധരിച്ചതെങ്കിൽ, അതിനെ അദ്വയമായി ഗ്രഹിച്ചെങ്കിൽ, ഒരുവൻ സുഖിക്കുമ്പോൾ മറ്റൊരുവൻ സുഖിക്കാതിരിക്കുക, അതെങ്ങനെ സംഭവിക്കും? ഒരുവൻ എങ്ങനെയാണ് സുഖിക്കുന്നത്? അതോടൊപ്പം അതുകൂടെ ഗ്രഹിക്കണ്ടേ? ഒരുവന്റെ മുക്തി അന്യന്റെ മുക്തി എന്നിങ്ങനെ രണ്ട് മുക്തി വരുന്നത് ആത്മാവ് ഏകമാണെങ്കിൽ, അപ്പോൾ അതുകൂടെ അതിനോടൊപ്പം ഗ്രഹിക്കണ്ടേ? അപ്പോൾ താൻ സ്വയം ബുദ്ധിമാനാണെന്ന് കരുതുകയും എന്നാൽ ബുദ്ധി ശൂന്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുകൊണ്ടാണ് പറഞ്ഞത് ദേവാനാം പ്രിയ. അത് ആ അത് പ്രയോഗിച്ച എന്തുകൊണ്ട് പറഞ്ഞു? ഇവൻ സ്വയം കരുതുന്നു ഞാൻ എന്തൊക്കെ ധരിച്ചിരിക്കുന്നു. ഈ ഉപദേശത്ത് നിന്ന് ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നവൻ ധരിച്ചിട്ടാണ് പറയുന്നത്, ആത്മാവ് ഏകമാണെങ്കിൽ, അദ്വയമാണെങ്കിൽ, നിർഗുണമാണെങ്കിൽ എന്നല്ല. പക്ഷെ നീ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ നീ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ ആ അറിവിൽ ഒരു അപൂർണത കൂടിയിരിക്കുന്നു, അതുകൂടെ മാറ്റിയാൽ മതി. അപ്പോൾ എന്താണോ നീ ബോധിച്ചിരുന്നത് അതിനെക്കുറിച്ച് നിനക്ക് വ്യക്തത ഉണ്ടായാൽ മതി. അതാണ് ചുരുക്കം. ബോധം ഒന്ന് വേറെ, അതിന് വ്യക്തത വരുന്ന മറ്റൊരു കാര്യം. ഇവിടെ എന്താണ് ഇവന് ചോദ്യം? ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് സംശയമാണ്, അജ്ഞാനത്തിൻ്റെ ഒരു വിഭാഗമാണത്. അപ്പോൾ എന്താണ് തത്വം എന്നുള്ളത് ബോധ്യപ്പെട്ടാലും അവിടെ സംശയം എന്ന് പറയുന്ന ഒരു ഭാഗം നിൽക്കുന്നു. അപ്പോൾ അത് മാറ്റിയാൽ മതി. അല്ലാതെ നിനക്ക് ഇനി ഒരു പുതിയൊരു ബോധത്തെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് അറിയാൻ ഇത്രയേ ഉള്ളൂ. എന്താണ് ആത്മാവ്? ഏകമാണ്, അദ്വയമാണ്, അത് നിത്യമുക്തമാണ്, അത് കർത്താവും ഭോക്താവുമല്ല. ഇതാണ് അറിയേണ്ടത്. നീ അറിഞ്ഞു കഴിഞ്ഞു, പിന്നെ നിന്റെ ഈ ഇതുകൊണ്ട് പ്രാപഞ്ചികമായ വൈശേഷികമായ സംസ്കാരം കൊണ്ട് മനസ്സിലുണ്ടാ ഉയർന്നു വരുന്ന ഈ വികല്പങ്ങൾ, അതിനൊരു പരിഹാരം ഉണ്ടായാൽ മതി. അതിനെന്താ പരിഹാരം എന്ന് പറയുന്നത്? അതിനെ ഇല്ലാതാക്കുക എന്നാണ്. വേറെ പരിഹാരമൊന്നുമില്ല. അതാണ് ഈ ഉണ്ടായിക്കഴിഞ്ഞ ജ്ഞാനത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത്. അതവിടെ ഉയരാതിരിക്കുക ആ വികല്പങ്ങൾ. അതാണ് അടുത്ത് പറയുന്നത്, യഥാശാസ്ത്രം തർഹി ശാസ്ത്രീയോ അർത്ഥ പ്രതിപത്തിയോ ന തത്ര അർദ്ധജരതീയം ലഭ്യം. യഥാശാസ്ത്രം, ശാസ്ത്രം എങ്ങനെയാണോ ഉപദേശിച്ചത്, ശ്രുതി, ശാസ്ത്രം ഇവിടെ ശ്രുതിയാണ്. ശ്രുതി എങ്ങനെയാണോ ഉപദേശിച്ചത്, എങ്ങനെ തത്വമസി അഹം ബ്രഹ്മാസ്മി, അതിനെ ആ തരത്തിൽ തന്നെ ഗ്രഹിക്കുക. കാരണം ആ ഉപദേശത്തിനൊരു പൂർണ്ണതയുണ്ട്, ആ ഉപദേശത്തിനൊരു വ്യക്തതയുണ്ട്. ആ പൂർണ്ണതയിലും വ്യക്തതയിലും അതിനെ ഉൾക്കൊള്ളുക, അതാണ്. അങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ പ്രാരംഭമായിട്ടാണ് പറയുന്നത്. ആത്മാവ് ഏകമാണെങ്കിൽ, ആത്മാവ് നിത്യമുക്തമാണെങ്കിൽ എന്നെല്ലാം പറയും. യഥാശാസ്ത്രം തർഹി ശാസ്ത്രീയോ അർത്ഥ പ്രതിഭ. ശാസ്ത്രീയമായ ശാസ്ത്രം ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്ര ഉപദിഷ്ടമായ വിഷയങ്ങളെ എങ്ങനെയാണോ ആ ശാസ്ത്രം വെളിപ്പെടുത്തുന്നത് ആ രീതി തന്നെ ഗ്രഹിക്കുക. ആത്മാവിനെ അദ്വയമായാണ് ഉപദേശിച്ചെങ്കിൽ അത് അദ്വയമാണെന്ന് ഗ്രഹിക്കുക. ആത്മാവ് നിത്യമുക്തമാണെന്നാണ് ഉപദേശിച്ചെങ്കിൽ അത് നിത്യമുക്തമായി ഗ്രഹിക്കുക. ആത്മാവ് അകർത്താവാണെന്ന് ആണ് ഉപദേശിച്ചെങ്കിൽ അതിനെ അകർത്താവാണെന്ന് ഗ്രഹിക്കുക. അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മാവ് അകർത്താവും ആ ഭോക്താവുമാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുവൻ ഭോന്റെ സുഖദുഃഖാനുഭവങ്ങളിലൊക്കെ വേറൊരുവൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് ആ ഭോക്താവാണ്. അത് ഒരുവന്റെ ഭോഗം എങ്ങനെ സംഭവിക്കും? ഒരുവൻ ഏത് സുഖത്തെ അനുഭവിക്കുന്നു, മറ്റൊരുവനെ എങ്ങനെ അനുഭവിക്കുന്നു? അതെങ്ങനെ മറ്റൊരുവന് വരും? ഒരുവനല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മറ്റൊരുവന് വരുന്നു? അത് നിത്യമുക്തമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരുവന്റെ മുക്തി കൊണ്ട് വേറൊരുവൻ എന്തുകൊണ്ട് മുക്തി സംഭവിക്കുന്നില്ല ആ ചോദ്യം ഇങ്ങനെ നിൽക്കും. കാരണം അത് നിത്യമുക്തമാണ്, മുക്തി അതിന്റെ സ്വരൂപം തന്നെയാണ്. ആ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് നിത്യശുദ്ധ ബുദ്ധമുക്തം. പിന്നെ ഇവിടെ എന്തിനാ ചോദ്യം ചോദിക്കുന്നു? അപ്പോൾ ആ വികൽപ്പങ്ങൾ എന്ന് പറയുന്ന ഈ അന്ധക്കരണത്തിന്റെ ഒരു സ്വഭാവമാണ്, അത് അതിനടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. തത്വത്തെ ബോധിക്കുന്ന ഒരു മനസ്സിലാണെങ്കിലും ആ വികൽപ്പങ്ങളുടെ സംസ്കാരമുള്ളത് കൊണ്ട് വെറുതെ ചോദ്യങ്ങൾ എല്ലാം അസംബന്ധമാണ്, അനാവശ്യമാണ്. അത് ചോദ്യകർത്താവിനെ വെളിപ്പെടുത്തി. എന്തുകൊണ്ട് ചോദ്യകർത്താവ് പറയുന്നു ആത്മാവ് അദ്വൈതമാണെങ്കിൽ, ആത്മാവ് ഏകമാണെങ്കിൽ, ആത്മാവ് മുക്തമാണെങ്കിൽ പിന്നെ ഇനി എന്താ ചോദ്യം? അത് ആ ബോധം അയാൾക്ക് എങ്ങനെ ഉണ്ടായി? ശ്രുതിയിൽ നിന്ന് തന്നെ ബോധമുണ്ടായി. പിന്നെ അത് സംഭവിക്കുന്നു. ഇതുകൊണ്ടാണ് ഭാഷകാരൻ പല സന്ദർഭങ്ങളിലും ഇതിനെല്ലാം ചേർത്ത് പറയുന്നത് പ്രാരബ്ധം. തത്വമെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവേകം മൂർഖനാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബാക്കി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം പ്രാരബ്ധമാണ്. അത് ഒരു തുടർച്ച പോലെ ശരീരപാദം വരെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അതിൽ ഉണ്ടാകുന്ന വികല്പങ്ങളോ അതിലുണ്ടാകുന്ന ഭ്രമങ്ങളുടെയോ പിറകെ പോകേണ്ട കാര്യമില്ല. അത് വിട്ടുകളയ്ക്കുക, അത് വിട്ടയ്ക്കുക. എന്തുകൊണ്ട്? അത് പരമാർത്ഥമല്ല എന്നവൻ ബോധിച്ചിരിക്കുന്നു. അതിൽ പരമാർത്ഥമല്ല എന്ന് ബോധിച്ച ഒരു വിഷയത്തിന്റെ പിറകിൽ എന്തിനു പോകണം? വീണ്ടും ഒരു വികല്പത്തെ ഉണ്ടായിക്കൊണ്ടുവന്ന്, വീണ്ടും ഒരു ചോദ്യത്തെ ഉണ്ടായിക്കൊണ്ടുവന്ന് വീണ്ടും സമാധാനം എന്താ പറയുന്നത്? ഇനി ഒരു ചോദ്യം ഉണ്ടായോ? ഒരുവൻ മുക്തനായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് മറ്റൊരുവന് മുക്തി സംഭവിക്കില്ല എന്ന് വെച്ചാൽ എന്താ സമാധാനം പറയുന്നു? നമ്മ പറഞ്ഞ സമാധാനം തന്നെ, ആദ്യം കേട്ട കാര്യം തന്നെ, നിത്യമുക്തനാണ്. അവിടെ ഒരുവന്റെ മുക്തി അന്യന്റെ മുക്തി എന്ന് രണ്ടില്ല. ഇത് തന്നെ സമാധാനം. ഇതാ നേരത്തെ ബോധിച്ചതാണ്, ആത്മാവ് അദ്വയം എന്ന് ബോധിച്ചപ്പോൾ ഇത് ബോധിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെ എന്താ കൂടുതലായി ബോധിക്കാനുള്ളത്? അപ്പോൾ അങ്ങനെ ബോധിച്ചതിൽ ആ ബോധ്യത്തിൽ വരുന്ന ഇത്തരം വികല്പങ്ങൾക്ക് പരിഹാരം അതേ ഉള്ളൂ. അത് ഈ ബോധം തന്നെയാ പരിഹാരം, വേറെ പരിഹാരമൊന്നുമില്ല. ബോധം എങ്ങനെ പരിഹാരമായി വരും? അത് ബോധിപ്പിക്കുന്നു എന്താണ് ഈ പ്രാരബ്ധം. ഇത്തരം മനസ്സിന്റെ വികല്പങ്ങൾ, കർണങ്ങളുടെ പ്രമാദങ്ങൾ, ഇതൊന്നും പരമാർത്ഥമല്ല. അത് ഇതൊന്നും സത്യമല്ല, പരമാർത്ഥമല്ല. അല്ലെങ്കിൽ എങ്ങനെ ബോധിക്കണം? ഏകമായ പരമാർത്ഥ വസ്തുവിൽ അന്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ആ സത്യം തന്നെ അനർഥങ്ങളായ നാനാരൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. ഏകമായ സത്യം തന്നെ സർവസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. അതൊന്നും തന്നെ ആ സത്യത്തിൽ നിന്ന് അന്യമല്ല. ഇത്തരത്തിൽ ഇതിനെ ബോധിക്കുക എന്നുള്ള അല്ലാതെ ചോദ്യവും ഉത്തരവും തർക്കവും വിതർക്കവുമായിട്ട് മുമ്പോട്ട് പോയി ഇതിനവസാനമില്ല എന്ന്. അത് തത്വനിശ്ചയമല്ല, ദൃഢജ്ഞാനമല്ല, അല്ലെങ്കിൽ മരിക്കുന്നവരെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ ആ തത്വത്തെ ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ വഴിയില്ല. പക്ഷേ തത്വത്തെ ബോധിക്കാൻ കഴിയാത്തതെന്നല്ല പറയുന്നത്, തത്വത്തെ നീ ബോധിച്ചിരിക്കുന്നു. അത് സ്വയം തന്നെ പറയുന്നു, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നല്ല ഞാൻ ബോധിച്ചു. അപ്പൊ ഇവിടെ പറയുന്നു ഞാൻ ബോധിച്ചോ ബോധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്നു അർദ്ധജരതീയ ന്യായം. പറയുന്നു ഒരു പുരുഷനോ ഒരു സ്ത്രീയോ പകുതി ശരീരത്തിന്റെ പകുതി ഭാഗം അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തെ പ്രാപിച്ചിരിക്കുന്നു, ശരീരത്തിന്റെ പകുതി ഭാഗം യുവത്വത്തിലാണെന്ന് പറയും പോലെയാണ്. എന്നുവെച്ചാൽ അത് പരസ്പരം യോജിക്കാത്ത കാര്യങ്ങളാണ്, യോജിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധാവ്, ഒന്നുകിൽ യുവാവ് അല്ലെങ്കിൽ യുവതി, ഇതിനപ്പുറം സംഭവിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു എനിക്ക് ബോധമുണ്ട് ബോധമില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. ഞാൻ ആത്മീകത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ ആത്മീകത്വത്തെക്കുറിച്ച് ഒരിക്കലും അതിനോട് യോജിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സംശയം ചോദിക്കുന്നു. ഇത് അർദ്ധചരിതീയ ന്യായമാണ്. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ ആ വിജ്ഞാനത്തിൽ ഇത്തരം ചോദ്യങ്ങൾ നിലനിൽക്കത്തില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ സമാധാനം എവിടെ? നിന്റെ ഉള്ളിലെ വിജ്ഞാനം തന്നെയാണ്. അല്ലാതെ പുറമേ നിന്നുകൊണ്ട് ഞാൻ പഠിപ്പിച്ച് നിന്റെ സംശയത്തെ ഇല്ലാതാക്കുന്നതല്ല. എന്തുകൊണ്ട്? നിന്റെ ഉള്ളിൽ ആ ബോധം പ്രകാശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആത്മാവ് ഏകമാണെങ്കിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നിന്റെ ഉള്ളിൽ ആ ബോധം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആ ബോധം തന്നെ നിന്റെ ഉള്ളിലുള്ള വികൽപ്പങ്ങൾ പരമാർത്ഥമല്ല എന്ന് നിന്നെ ബോധിപ്പിക്കും. അപ്പോൾ പുറമേ നിന്നുകൊണ്ട് ഞാൻ നിന്നെ പഠിപ്പിച്ച് ബോധവൽക്കരിക്കുന്ന എങ്ങനെ, ഉപദേശിച്ച് ബോധവൽക്കരിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ലെന്ന്. അതുകൊണ്ട് ഈ അർദ്ധചരിതീയ ന്യായത്തെ ഇത് അർദ്ധചരിതീയമാണ് എന്ന് സ്വയം ബോധിച്ചാൽ മതി. ഇത് ആത്യന്തികമായി എന്താണ് വശികാലം പറയുന്നതിൻ്റെ താല്പര്യം? ആത്യന്തികമായി ശ്രോതാവിൻ്റെ ബോധമാണ്. അവിടെ അത് എല്ലാ പ്രശ്നങ്ങൾക്ക് സമാധാനമാണ്. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ആർക്കും ബോധിപ്പിക്കാനൊന്നുമില്ല. ബോധിപ്പിക്കലെന്ന് പറയുന്ന കഴിഞ്ഞു. അത് ഇനി എന്നും ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ശരിയാവത്തില്ല. അപ്പോൾ ഉള്ളിൽ ആ ബോധമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവിക്കാൻ കഴിയുന്ന ആത്മാവ് ഏകമാണെങ്കിൽ, ആത്മാവ് നിത്യമുക്തമാണെങ്കിൽ. അപ്പോൾ അവിടെ തന്നെ നോക്കുക, അവിടെ വരുന്ന പ്രശ്നങ്ങളുടെ സമാധാനം അവിടെ തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ ആ തത്വബോധത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാം കാണുക. അത് തത്വബോധത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായാലും ശരി, പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായാലും ശരി, അല്ല ആകെ മൊത്തത്തിലുള്ള ഈ വ്യവഹാരങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും സമാധാനങ്ങളും എന്തായാലും ശരി, എല്ലാം തത്വബോധത്തിൻ്റെ വെളിച്ചത്തിൽ കാണുക. തത്വബോധത്തിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ ഇതെല്ലാം എന്താണോ ആത്യന്തികമായി, ഇതൊന്നും പരമാർത്ഥമല്ല. ആത്യന്തികമെന്ന് ചേർക്കണം. ഇവിടെ നമ്മൾ പരമാർത്ഥമായതും പരമാർത്ഥമല്ലാത്തതും എല്ലാം തിരിച്ചറിയുന്നുണ്ട്. എന്താണ് പരമാർത്ഥം, എന്താണ് പരമാർത്ഥമല്ലാത്ത, ഭ്രാന്തി വരുന്നു. ഭ്രാന്തി വരുമ്പോൾ അത് മനസ്സിലാക്കുന്നതാ ഇത് മരുമരീചിക, ഇത് എന്താണതിന് സത്യം, എന്താണതിൽ അസത്യം, രണ്ടും മനസ്സിലാക്കുന്നു. ഈ പ്രതീതി ജലം പോലെയുള്ള ഒരു തോന്നലാണ്, പക്ഷെ ഇവിടെ ഒരു സത്യമായിട്ടൊന്നുണ്ട്. അത് മരുഭൂമിയാണ് അല്ലെങ്കിൽ പ്രകാശമാണ് അല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലും നിഴലാണ്. ഈ തരത്തിലെല്ലാം അതിൻ്റെ സത്യത്തെ അയാൾ ബോധിക്കുന്നു. എന്ന അസത്യത്തെയും ബോധിക്കുന്നു. ഇത് എന്താണ് ഇവിടെ അസത്യമായി കാണുന്നത്? ഈ തരത്തിൽ എന്താണ് ഇവിടെ പരമാർത്ഥമായ സത്യത്തെ ബോധിക്കുമ്പോൾ പരമാർത്ഥമല്ലാതെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം അസത്യത്വത്തെയും ബോധിച്ചിരിക്കുന്നു. ആ അസത്യത്തെ ബോധിച്ചിരിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്രതീതി. സ്വയം നിലനിൽപ്പില്ലാതെ, സ്വയം സത്വത്തെ ഇല്ലാതെ മറ്റൊന്നിൻ്റെ സത്യം ആശ്രയിച്ച് മാത്രം പ്രകടമാകുന്ന പ്രതീതികൾ, സ്വപ്നം പോലെ, അതാണ് ജാഗ്രതയിലെ സർവ്വ വ്യവഹാരങ്ങളും. അത് ആധ്യാത്മികമായ വ്യവഹാരമായാലും ശരി, ഭൗതികമായ വ്യവഹാരമായാലും ശരി, ആത്മബോധത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരമായാലും ശരി, പ്രപഞ്ചബോധത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരമായാലും ശരി, എല്ലാം തന്നെ എന്താണ്? സ്വപ്ന സദൃശമായ കേവലം പ്രതീതികളാണ്. സ്വപ്നത്തിൻ്റെ പ്രതീതിയെ ജാഗ്രതയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, അത് സത്യമാണ്. സ്വപ്നപ്രതീതി സ്വപ്നത്തിലെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. എവിടെയാണോ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അവിടെ സ്വപ്നപ്രതീതിയില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ശ്രുതിയുണ്ട്, ശ്രുതിയിൽ നിന്ന് തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുന്നു. ഇവിടെ പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണോ ഈ അനുഭവം, ഈ ജാഗ്രത അനുഭവം എന്ന് പറയുന്നത്, ആ സ്വപ്നപ്രതീതിക്ക് സദൃശമായിരിക്കുന്ന ഒരു പ്രതീതി. എന്നുവെച്ചാൽ അത് സ്വയം അന്തസാര ശൂന്യവും മറ്റൊരു സത്യ ആശ്രയിച്ച് പ്രകടമാകുന്നതുമാണ് എന്ന് ബോധിക്കുന്നു. അങ്ങനെ ബോധിക്കുമ്പോൾ അവിടെ പിന്നെ ഈ ചോദ്യങ്ങൾക്കോ ഉത്തരങ്ങൾക്കോ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ, ഈ തർക്കത്തിനോ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അപ്പോൾ ഈ ശാസ്ത്രം എന്ന് പറയുന്നത്, ഈ വിചാരം എന്ന് പറയുന്നത് കേവലം തർക്കത്തിന് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ തർക്കത്തിലൂടെ നിശ്ചയിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താണ്? തൻ്റെ കേവലമായ ബോധത്തിൽ നിർണയിക്കേണ്ട കാര്യമാണ്. ഒരു പരിധിവരെ ആ ബോധത്തിന് വിചാരം സഹായിക്കുന്നു എന്നേ ഉള്ളൂ. ആത്യന്തികമായ സമാധാനം എന്ന് പറയുന്നത് ഇവിടെ തന്നിൽ തന്നെയാണ്. അതുകൊണ്ട് പറയുന്നു, ഈ ചോദ്യങ്ങൾ അവിടെ അവസാനിക്കുക, കാര്യമില്ല, തത്വത്തെ നീ ബോധിച്ചിരിക്കുന്നു. പിന്നെ തത്വത്തെ ബോധിച്ചിട്ടും ഒരാൾ പറയുകയാണ് ഞാൻ ഉണർന്നിട്ടും ഉണർന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അർദ്ധജലതീയൻ. അതിനെന്താ പറയുന്നു? ഉണർന്നിരിക്കുന്ന ഒരുവും പറയുന്നു ഞാൻ ഉണർന്നിട്ടില്ല. അത് നാക്കുള്ള ഒരുവും പറയുന്നു എനിക്ക് നാക്കില്ല. ആ പറയുന്നത് തന്നെ പ്രമാണമാണെന്ത്? അവിടെ ചിന്തിച്ചാൽ മതി, അവനെന്തോ ഒരു കാര്യമായ ബുദ്ധിശൂന്യത സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ദേവാനാം പ്രിയ, നീ ഒരു മൂർഖനാണ്, മൂർഖത നിന്ന് സംഭവിച്ചിരിക്കുന്നു, നീ തത്വത്തെ ബോധിച്ചിട്ട് തന്നെ ബോധിക്കുന്നില്ല എന്നറിയുന്നു. ആദ്യത്തെ തരാൻ എന്താണ്? സ്വയം തത്വമായിരുന്നിട്ട് തന്നെ തന്നെ അതത്വമായി കരുതുന്നു. ശരി, അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഗുരുവും ശാസ്ത്രവും എല്ലാം വന്നു. ഇപ്പൊ തത്വം എന്താണെന്ന് ബോധിച്ചിട്ടും അങ്ങനെ ബോധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഈ രണ്ടാമത്തെ തകരാർ, അതിനുള്ള പരിഹാരമാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം അർദ്ധജലതീയമാണ്. അപ്പോൾ അവിടെ ആ അവന്റെ ഏതൊരു ബോധമാണോ അവനിലുണ്ടായത്, ആ ബോധത്തിന്റെ വിശുദ്ധിയെ മാത്രം അപേക്ഷിക്കുന്ന കാര്യമാണ്. അത് ഈ പറയുന്ന ഈ വികല്പങ്ങളുടെ നില എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. അത് സത്യമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ആണ് പറയുന്നു, അതിനെ വിശദീകരിക്കുന്നു. യഥാശാസ്ത്രം ദർഹി ശാസ്ത്രീയോ അർത്ഥ പ്രതിപത്തവ്യോ, ശാസ്ത്രം എങ്ങനെയാണോ ഉപദേശിച്ചത് ആ രീതിയിൽ മനസ്സിലാക്കുക. ഇന്നത്തത്ര അർദ്ധജലതീയം ലഭ്യം, അവിടെ അർദ്ധജലതീയത്തെ കൽപ്പിക്കേണ്ട കാര്യമില്ല, കൽപ്യം എന്നുകൊണ്ട് ശാസ്ത്രം ചാത വിശദീകരിക്കുന്നു. നമ്മൾ ഇതുവരെ വിശദീകരിച്ച കാര്യം, ശാസ്ത്രം ച തത്വമസീതി അപഹത പാത്മത്വാദി വിശേഷണം ബ്രഹ്മ ശാരീരസ്യ ആത്മത്വേന ഉപദിശത് ശാരീരസ്യവ താവത് ഉപഭോക്തൃത്വം വരേതി കുതഹ തത് ഉപഭോഗേന ബ്രഹ്മണ ഉപഭോഗ പ്രസംഗ. ശാസ്ത്രം, അതായത് ശ്രുതി എന്താ ചെയ്യുന്നത്? തത്വമസി എന്ന് ഉപദേശിക്കുന്നു. എങ്ങനെ? അപഹത പാത്മത്വാദി വിശേഷണം, പാപരഹിതനാണ്, പുണ്യരഹിതനാണ്, കർത്തൃത്വരഹിതനാണ്, ഭോക്തൃത്വരഹിതനാണ് എന്നിങ്ങനെയുള്ള വിശേഷങ്ങളോടുകൂടി ബ്രഹ്മം പരമാർത്ഥത്തെ ശരീരസി ആത്മത്വേന ശ്രോതാവായിരിക്കുന്ന ജീവനായിരിക്കുന്ന നിന്റെ പരമാർത്ഥ സ്വരൂപമായി ഉപദിശത് ഉപദേശിച്ചുകൊണ്ട് ആര് ശാസ്ത്രം പരമാർത്ഥത്തെ നിന്റെ സ്വരൂപമായി ഉപദേശിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഉപദേശിക്കുമ്പോൾ ശരീരസ്യ തവത് ഉപഭോക്തൃത്വം നിന്നിലിരിക്കുന്ന ആ ഉപഭോക്തൃത്വത്തെ നിഷേധിക്കുന്നു, നീ ഭോക്താവല്ല എന്നാണ് പറയുന്നു. അപ്പം നിന്നെ പരമാർത്ഥമായി ബോധിക്കുമ്പോൾ, പരമാർത്ഥമായി ബോധിക്കുക എന്ന് പറഞ്ഞാൽ നിന്നിലിരിക്കുന്ന ആ തത്വം ഏകമാണ്, അദ്വയമാണ്, നിഷ്ക്രിയമാണ്, അഭോക്താവാണ് എന്നെല്ലാം ബോധിപ്പിക്കുമ്പോൾ നിന്നിൽ തന്നെയുള്ള ആ ഭോക്തൃത്വത്തെ നിഷേധിക്കല്ലേ. ഇത് നീ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, ജീവൻ ഭോക്താവായി കഴിഞ്ഞാൽ ബ്രഹ്മത്തിലും ഭോക്തൃത്വം വരത്തില്ലേ, രണ്ടും ഒന്നായതുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അങ്ങനെ യാതൊരു തരത്തിലും പ്രസക്തമല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. ദേവാനാം പ്രിയ, നീ ഒരു മൂർഖനായിരിക്കുന്നു. അതെന്നുവെച്ചാൽ യുക്തി ഇല്ലാതെ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു. നീ ഭോക്താവല്ല എന്ന് പറയുകയും നീ പരമാർത്ഥമെന്ന് പറയുകയും ചെയ്തു കഴിയുമ്പോൾ, ഞാൻ പരമാർത്ഥമാണെങ്കിൽ അതിൽ ഭോക്തൃത്വം വരണ്ടേ എന്ന് ചോദിക്കാൻ പറ്റും. കാരണം ആദ്യം നിഷേധിച്ച ഭോക്തൃത്വത്തെയാണ്. അത് നിന്നിൽ തന്നെ നിഷേധിച്ചെങ്കിൽ പിന്നെ പരമാർത്ഥത്തിൽ എങ്ങനെ വരും? അപ്പോൾ ജീവഭാവത്തിലിരിക്കുന്ന നിന്നിൽ ഭോക്തൃത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ബ്രഹ്മത്തിലത് വരും? ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈശ്വര സർവഭൂതാന ഹൃദയസ്യ തിഷ്ഠതി. ഈ അദ്വൈത തത്വത്തെ ഉൾക്കൊള്ളുന്നതിന് തടസ്സമായി പലരുടെയും മനസ്സിൽ കടന്നു വരുന്ന ചോദ്യം ഇതാണ്. ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയസ്ഥിതനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരന് എല്ലാ മാലിന്യങ്ങളും വരത്തില്ലേ? ഈശ്വരന് എല്ലാ കുളരായ്മകളും വരത്തില്ലേ? ഈശ്വരൻ അങ്ങനെയാണോ? ഈശ്വരൻ ഇതിനെല്ലാം ഉപരിസ്ഥിതി ചെയ്യുന്ന ആളല്ലേ? ഇനി അതും കടന്നു പറയുന്നു, ഈശ്വരൻ ഈ സുഗതിക്കുകയായിരിക്കുന്ന ജീവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെത് ഈശ്വരന് വരത്തില്ലേ? അപ്പോൾ ജീവനെ എങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത്? മാലിന്യമുള്ളവനായിട്ടല്ല, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തനായിട്ടാണ് നിർദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്? അതാണ് ഈശ്വരൻ്റെ സ്വരൂപം. അപ്പോൾ പിന്നെ നീ സ്വയം തന്നെ മാലിന്യമുക്തനായിരിക്കുകയാണെങ്കിൽ നിന്റെ മാലിന്യങ്ങൾ എങ്ങനെ ഈശ്വരന് വരും? ആണ് പറഞ്ഞത്. ഇവിടെ എപ്പോഴും ശ്രോതാവിനെ അഭിമുഖമായി ഉപദേശിക്കുമ്പോൾ ആ ശ്രോതാവിൻ്റെ സ്വരൂപത്തിൽ എന്തെങ്കിലും ഒരു ദോഷമുള്ളതായി പറയുന്നു. മറ്റു പലയിടത്തും ഉപദേശിക്കുന്ന പോലെ എന്താണ്? നീ പാപിയാണ്, നിന്നിൽ ഒരുപാട് പാപങ്ങളുണ്ട്, നീ അജ്ഞനാണ്, ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല. നിനക്ക് യോഗ്യതയില്ല, ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയില്ല, പറയുന്നില്ല. ഇവിടെ എന്താ പറയുന്നത്? നേരിട്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി. പിന്നെ ഇവിടെ എന്താ? അതിനപ്പുറം എന്താ ബോധിപ്പിക്കാനുള്ളത്? ആ ഒരു ബോധം ഒരുവന്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് പ്രശ്നങ്ങൾ എങ്ങനെ അവിടെ നിൽക്കും? പിന്നെ എനിക്ക് യോഗ്യതയുണ്ടോ? ഞാൻ പാപിയാണോ പുണ്യവാനാണോ? എനിക്ക് മോക്ഷം കിട്ടുമോ? ഇനി എത്ര ജന്മം വേണ്ടി വരും? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും അവിടെ നിലയില്ല. എന്തുകൊണ്ട്? അവൻ പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നു. അവിടെ പിന്നെ ചോദ്യങ്ങൾ ഉയരുന്നതിന് തന്നെ അവകാശമുണ്ട്. അതാണ് ശാസ്ത്രജ്ഞ തത്വമസി ഇത്യ അപഹതപാത്മത്വാദി വിശേഷണം ബ്രഹ്മ. ഇതാണ് നിത്യശുദ്ധമായിരിക്കുന്ന ബ്രഹ്മത്തെ ശാരീരസ്യ ജീവന്റെ ആത്മത്വേന സ്വരൂപമായി ഉപദേശത് ഉപദേശിക്കുന്നു. ഉപദേശിച്ചുകൊണ്ട് ശാരീരസീവ ജീവന് തന്നെ തവത് ഉപഭോക്തൃത്വം ആ ഉപഭോക്തൃത്വത്തെ വാരയെഴുതി ഒഴിവാക്കുന്നു. കുതഹ തതുപഭോഗേന ബ്രഹ്മണ ഉപഭോഗ പ്രസംഗ. പിന്നെ എങ്ങനെയാണ് ജീവന്റെ ഉപഭോഗം കൊണ്ട് ബ്രഹ്മത്തിന് ഉപഭോഗം വരുന്നത്? ജീവന്റെ സുഖദുഃഖ അനുഭവങ്ങളെ കൊണ്ട് ബ്രഹ്മത്തിന് എങ്ങനെ സുഖദുഃഖ അനുഭവം വരും? ജീവന്റെ ബന്ധനം കൊണ്ട് എങ്ങനെ ബ്രഹ്മത്തിന് ബന്ധനം വരും? കാരണം അതില്ല, പരമാർത്ഥത്തിൽ അത് ജീവനിലില്ല. എല്ലാത്തും എങ്ങനെയാണ് ബ്രഹ്മത്തെ ബന്ധിക്കുന്നത്? ഇത് തന്നെ മുക്തിയെ സംബന്ധിച്ച്, മുക്തിയെ സംബന്ധിച്ചും പറയുന്ന എന്താണ്? ശരി, തത്വജ്ഞാനം കൊണ്ട് നീ മുക്തനാകുന്നു. ആരാ? ഞാനാരാണ്? നീ അദ്വൈതമായിരിക്കുന്ന പരബ്രഹ്മമാണ്. അപ്പോൾ അദ്വൈതമായിരിക്കുന്ന പരബ്രഹ്മമായ ഞാൻ മുക്തനായെങ്കിൽ എല്ലാവരും മുക്തനായല്ലോ എന്നോ? പക്ഷെ അങ്ങനെയല്ല, ഞാൻ മുക്തനാണെങ്കിലും അന്യൻ ബദ്ധനായിരിക്കുന്നു, അതുകൊണ്ടാണ് എനിക്ക് അവനെ ഉപദേശിക്കേണ്ടി വരുന്നത്. അവർ ശരി, അദ്വൈതമായ ആത്മാവാണ് എന്ന് നിന്നെ ബോധിപ്പിക്കുന്നു, നിന്റെ മുക്തിയെക്കുറിച്ചും ബോധിപ്പിക്കുന്നു. നിന്റെ മുക്തി എന്ന് പറയുന്നത് എന്താണ്? നിന്റെ മുക്തി എന്ന് പറയുന്നത് അദ്വൈതമായിരിക്കുന്ന ആ ആത്മസ്വരൂപം തന്നെയാണ്. അപ്പം ഏകവും അദ്വൈതമായിരിക്കുന്ന ആത്മസ്വരൂപമാണ് മുക്തിയെങ്കിൽ ഞാൻ മുക്തനായി, അന്യൻ മുക്തനായില്ല എന്നുള്ള ഭേദം അവിടെ എങ്ങനെ വരും? അങ്ങനെ ഒരു ഭേദമില്ലെങ്കിൽ പിന്നെ എന്താ തകരാറിവിടെ? തകരാറെന്ന് പറയുന്ന ആ ഒരു ബോധം ഉണ്ടായിരിക്കുക, ആ ബോധമില്ലാതിരിക്കുക. ഏതൊരുവനാണോ ആ ബോധമുള്ളത് അവന് തകരാറൊന്നുമില്ല, ഏതൊരുവനാണോ ആ ബോധമില്ലാത്തത് അവന് തകരാറുണ്ട്. ആ ബോധമില്ലാത്തവനാണ് പറയുന്നത് എന്താണ്? ഞാൻ മുക്തനായി, അന്യരാരും മുക്തരായിട്ടില്ല. അത് ബോധത്തിന്റെ അടയാളമല്ല, ബോധമില്ലായ്മയുടെ അടയാളമാണ്. മറ്റുള്ളവരുടെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് ബോധമില്ലായ്മയുടെ അടയാളമാണ്. ഇതിനപ്പോ ഗുരുക്കന്മാര് ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത്, അജ്ഞാനമല്ല. അജ്ഞാനമാണ് ഉപദേശിക്കുന്നതെങ്കിൽ അത് ഗുരുവല്ല. ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്ന എന്താണ്? തത്വമസി അഹം ബ്രഹ്മാസ്മി, ജ്ഞാനത്തെയാണ് പകർന്നു കൊടുക്കുക. ആ ജ്ഞാനത്തിൽ എന്താണ് ശിഷ്യൻ ഗ്രഹിക്കുന്നത്? ഏകവും അദ്വൈതവും നിത്യമിത്വവുമായ ആത്മാവാണ് തന്റെ സ്വരൂപം എന്നാണ്. അങ്ങനെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ച് പിന്നെ മുക്തനായവനും മുക്തനാകാത്തവനും എന്നുള്ള ഭേദമില്ല. അങ്ങനെ ഗ്രഹിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ബോധിക്കുന്നു, ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു അവനങ്ങനെ ഗ്രഹിക്കാൻ. ഇപ്പോ അവൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നത് വരെ അവൻ മറിച്ചാണ് ഗ്രഹിച്ചിരിക്കുന്നത്. ഗുരു മുക്തനും താൻ ബദ്ധനുമാണെന്ന് ധരിച്ചിരിക്കുന്നു. ആ ബോധത്തെ മാറ്റാനാണ് ഗുരു ശ്രമിക്കുന്നത്. എങ്ങനെ ഉപദേശിച്ചിട്ട് നീ നിത്യമുക്തനാണ്? അവന്റെ ഭ്രാന്തി മാറുന്നു. അപ്പൊ അവിടെ ബദ്ധനില്ല, ഇത് മുക്തനാണ്. പിന്നെ അവിടെ ഒരു ചോദ്യമില്ല, ഞാൻ മുക്തനാണെങ്കിൽ നീ മുക്തനാണെന്ന് ബോധ്യപ്പെട്ടോ? പിന്നെ ചോദ്യമില്ല. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അറിഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യമില്ല, അറിവില്ലാത്തവന് ചോദ്യം ചോദിക്കാം. അത് അറിവില്ലായ്മയുടെ അടയാളമാണ്, അറിവില്ലാതെ നിലനിൽക്കുന്നില്ല. പിന്നെ അതിനെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ചും തന്നെ സംബന്ധിച്ചും വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ആ ഉപദേശത്തിൽ അന്തർഭവിച്ചു കഴിഞ്ഞു. തത്വമസി എന്ന് പറയുന്ന ഉപദേശത്തിൽ തന്നെ എല്ലാ ചോദ്യങ്ങളുടെയും എല്ലാ സമാധാനങ്ങളുടെയും പൊരുൾ അടങ്ങിയിരിക്കുന്നു. ഞാൻ നിത്യം മുക്തനാണെങ്കിൽ പിന്നെ ഇതെല്ലാം എങ്ങനെ അനുഭവപ്പെടുന്നു എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ല. മുക്തനാണെങ്കിൽ പിന്നെ ചോദ്യത്തിന്റെ സമാധാനം അവിടെ വന്നു കഴിഞ്ഞു. അതിന് രണ്ട് സ്വരൂപവും ഏകസ്വരൂപമാണ്. എന്തുകൊണ്ട്? ബ്രഹ്മം ഏകരസമാണ്, ഏക സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഭാഷ്യകാരം പറയുന്നത്. എന്താണ് തത്വം? എന്താണ് പരമാർത്ഥം? എന്താണ് പരമാർത്ഥബോധം? എന്താണ് തത്വബോധം? അവിടെ എന്തുകൊണ്ട് വികല്പങ്ങൾക്ക് സ്ഥാനമില്ല? അവിടെ എങ്ങനെ ഭ്രാന്തിക്ക് സ്ഥാനമില്ല? അത് വ്യക്തമാക്കാൻ വേണ്ടി പറയാണ്. എന്താണ് കുതഹത്തത് ഉപയോഗേന ബ്രഹ്മണ ഉപയോഗപ്രസംഗ? പിന്നെ എങ്ങനെയാണ് നിന്റെ സുഖദുഃഖ അനുഭവം കൊണ്ട് ബ്രഹ്മത്തിന് സുഖവും ദുഃഖവും എല്ലാം വരുന്നത്? അത് നിന്നെ തന്നെ ഇല്ല എന്നർത്ഥം. ഇനി പറയുകയാണ് അജ്ഞന്റെ കാര്യം പറയുന്നത്. ഇങ്ങനൊരു ബോധമേ ഇല്ല ഒരുവന്. അത് അഗ്രഹീതം ശാരീരസ്യ ബ്രഹ്മണ ഏകത്വം. ഇങ്ങനൊരു ബോധം വരുന്നില്ല അവന്. അവനാണ് ദ്വൈതി എന്ന് പറയുന്നത്. അവന് മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അവനും വിചാരിക്കുന്നു, ഞാൻ അജ്ഞനാണ്, എനിക്ക് മോക്ഷം കിട്ടണം. അപ്പോൾ മോക്ഷത്തിന്റെ വഴികളൊക്കെ അവൻ പലതും അന്വേഷിക്കുന്നുണ്ട്. മോക്ഷത്തിന് വേണ്ടി അവൻ ഉപാസിക്കുന്നു. മോക്ഷത്തിന് വേണ്ടി അവൻ ജപിക്കുന്നു, മോക്ഷത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു, മോക്ഷത്തിന് വേണ്ടി അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇവിടെ ഒരു സ്ഥലത്തും അവന് തത്വബോധമില്ല. ഏതൊരു പരമാർത്ഥ ബോധത്തെ ആശ്രയിച്ചിട്ടാണോ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്, ആ പരമാർത്ഥ ബോധമില്ല. അതാണ് അത് അഗ്രഹീതം ശാരീരസ്യ ബ്രഹ്മണ ഏകത്വം. ഈ ജീവന് ആ ബ്രഹ്മവുമായിട്ടുള്ള ഏകത്വം എന്ന് വെച്ചാൽ ജീവൻ ആ പരബ്രഹ്മം തന്നെയാണ്, ജീവൻ തന്നെ പരമാർത്ഥ സ്വരൂപം, അതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത് എന്നുള്ള ആ ബോധം ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ഉപദേശങ്ങളിൽ നിന്ന് അവൻ്റെ ഉള്ളിൽ ഇത്ര ഒരു ബോധം ഉണ്ടായില്ല എങ്കിൽ അതുണ്ടാകാതിരിക്കാം. അതുകൊണ്ടാണല്ലോ നാനാ ദ്വൈത മാർഗങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഈ അദ്വൈത ബോധത്തെ തിരസ്കരിച്ചിട്ട് ബാക്കിയുള്ള വഴിക്ക് സഞ്ചരിക്കുന്നവരും. എന്താ പ്രയോജനം? ഒരു മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ജന്മ, അപൂർവമായിരിക്കുന്ന ഈ ജന്മം മുഴുവൻ ഈ തത്വബോധമില്ലാതെ ചിട്ടിത്തീയാനേ പറ്റും. വ്യർത്ഥങ്ങളായിട്ടുള്ള അനേകം സാധനാമാർഗങ്ങളിൽ അവൻ യത്നിച്ച് സ്വയം നശിക്കാനേ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ശ്രുതി നേരിട്ട് തന്നെ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഇവിടെ കിടന്ന അഭ്യാസങ്ങൾ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണോ ബോധിപ്പിച്ചാൽ അത് ബോധിച്ചാൽ പോരെ. നമ്മൾ പറയുന്നു അഥ അഗ്രഹീതം, ഇത് ഗ്രഹിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ശരീരസ്യ ബ്രഹ്മണേകത്വം തഥാ മിഥ്യാജ്ഞാന നിമിത്ത ശരീരസ്യ ഉപഭോഗ. അപ്പോ ശരിയാണ്, മിഥ്യാജ്ഞാനം കൊണ്ട് ദേഹാത്മബുദ്ധി ഉണ്ട്. ദേഹാത്മബുദ്ധിയും അതുപോലെ വരുന്ന പ്രപഞ്ച സത്യത്വ ബുദ്ധിയും എന്തൊക്കെയുണ്ടോ അതെല്ലാം മിഥ്യാജ്ഞാനമാണ്. ഈ ബോധശൂന്യതയും മിഥ്യാജ്ഞാനം എന്ന് പറയാം. ഈ ചോദിക്കുന്ന ചോദ്യങ്ങളും മിഥ്യാജ്ഞാനമാണ്. താൻ ഇപ്പോൾ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭ്രാന്തി ഇതും മിഥ്യാജ്ഞാനമാണ്. ഇതുകൊണ്ടെന്ത് വരുന്നു? ശാരീരസ്യ ഉപഭോഗ. ജീവനായിരിക്കുന്ന തനിക്ക് സൗദുക്കാനുഭവങ്ങളുണ്ടെന്നും ഉള്ള അനുഭവം തന്നിലുണ്ട്. താൻ സുഖിയും ദുഃഖിയുമാണെന്നുള്ള അറിവ് തന്നിലുണ്ട്. ഇതിന് ബോധവുമായിട്ട് ബന്ധമില്ല. ഇത് ബോധശൂന്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതാ പറയുന്നു ഇതിന്റെ മാറ്റം വരേണ്ടത് കേവലം തന്റെ ബോധത്തിലാണ്. ബാഹ്യമായിട്ടൊന്നും ഒരു മാറ്റവും വരാനില്ല. മാറ്റം സംഭവിക്കേണ്ടത് ആന്തരികമായിട്ടാണ്, തന്റെ ബോധതലത്തിലാണ്. അവിടെ രണ്ട്, ഒന്ന് അഗ്രഹീതം, ഇത് ഗ്രഹിക്കുന്നില്ല. മറ്റൊന്ന് ഗ്രഹണം, തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. തത്വത്തെ ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉടനെ മിഥ്യാജ്ഞാനം വരും. എന്നുവെച്ചാൽ ശരീരാത്മ ബുദ്ധി വരുന്നു, അതിനെ തുടർന്ന് മോക്ഷത്തിന് വേണ്ടി ഓടുന്നു. ഇത് തന്നെ പറയുന്ന എന്താണ്? ജീവന്മാരിൽ മോക്ഷം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ വളരെ കുറച്ചാണ്. ജീവന്മാർ അനന്തമാണ്. അനന്ത ജീവന്മാരിൽ മുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ചുരുക്കം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വിരൽ എണ്ണാവുന്ന ആൾക്കാർ. അതിൽ തന്നെ എന്താ ആണ് പറ്റുന്നത്? മുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഭ്രമിച്ചിരിക്കുകയാണ്, മുക്തിയിൽ ഭ്രമിച്ചിരിക്കുകയാണ്. അവൻ എന്താണോ മുക്തിക്ക് സാധനമല്ലാത്തത് അതിനെ സാധനമായി ധരിച്ച് ഭ്രമിച്ചിട്ട് അതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നു. അവനെന്താണോ മുക്തിക്ക് സാധനമായിരിക്കുന്ന വിവേകത്തെ ഉപേക്ഷിക്കുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടായവൻ. മുക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭാഗ്യമില്ലാത്ത അനന്തമായ ജീവന്മാരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് അവരുടെ ഈശ്വരകൃപ മറ്റും കാരണമാണെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായവൻ ആ തത്വത്തെ ബോധിക്കാതെ, ബോധിച്ചിട്ടും ബോധിക്കാതിരുന്നു കഴിഞ്ഞു. അവനിൽ എന്തൊരു ശാരീരസ്യ, അവൻ വീണ്ടും പഴയതുപോലെ ഉപഭോഗ. ഇന്നത്തേന പരമാർത്ഥ ഹുരുവസ്യ ബ്രഹ്മണ സംസ്പർശ പറയുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥ രൂപത്തിലുള്ള ആ ബ്രഹ്മവുമായിട്ട് അവന് യാതൊരു സംബന്ധവുമില്ല. കാരണം അവൻ മോഹിതനാണ്, മോഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്നാണ്. അവന് അതുമായിട്ട് ലേശം ബന്ധം പോലുമില്ല, യാതൊരു സ്പർശവുമില്ല എന്നാ പറയുന്നത്. ഇന്നത്തേന പരമാർത്ഥരൂപസ്യ ബ്രഹ്മണ സംസ്പർശ, ബ്രഹ്മവുമായിട്ടുള്ള സ്പർശം എന്ന് പറയുന്ന എന്താണ്? തന്റെ സ്വരൂപം പരമാർത്ഥമാണെന്ന് ഗ്രഹിക്കുന്നതാണ്. ഇവന് സാധനം പറയാറില്ലേ, അവന് അതുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് പറയും അക്കാര്യവുമായിട്ട്. അപ്പൊ ഈ തത്വത്തെ ഗ്രഹിക്കാതെ മറ്റ് ഉപായങ്ങളുടെ പിറകെ നടക്കുന്നവന് മോക്ഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇപ്പോഴുമില്ല, ഇനിയോട്ടുണ്ടാകാനും പോകുന്നില്ല. അവന്റെ ജീവിതം വ്യർത്ഥം പോക്കാണ് എന്നാ പറയുന്നു. ഇന്നത്തേന പരമാർത്ഥ രൂപസ്യ ബ്രഹ്മണ സംസ്പർശ, അത് അവനെ കുറിച്ച് തന്നെ ഒന്ന് വിശദീകരിക്കുന്ന ഹി ബാലഹി തല മലനാദിഭിർ വ്യോമിനി വികൽപ്പിമാനേ തല മലനാദാദി വിശിഷ്ടമേവ പരമാർത്ഥതോ വ്യോമഭവതി. നീ ബ്രഹ്മത്തെ സംബന്ധിച്ച് മുക്തിയെ സംബന്ധിച്ച് ഒരുപാട് ഭാവനകളും കൽപ്പനകളും ഒക്കെ ഉണ്ട്. ഇതിന് ബ്രഹ്മമായിട്ടും മുക്തിയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നിന്റെ വ്യർത്ഥമായ ശൂന്യമായ ഭാവനകളെ പിന്തുടർന്ന് നീ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുന്നു. ഇതിന് മുക്തിയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതേതുപോലെ അവിവേകിയായിരിക്കുന്ന, എന്ന് വെച്ചാൽ തികച്ചും അവിവേകിയായിരിക്കുന്ന ഒരു ബാലൻ ആകാശത്ത് നോക്കിയിട്ട് പറയുന്നു, ആകാശം എന്ന് പറയുന്നത് ഞാൻ ഭൂമിയിലേക്ക് കമഴ്ത്തി വച്ചിരിക്കുന്ന ഒരു സാധനമാണ്, അതൊരു വലിയൊരു പാത്രം പോലെ ഇരിക്കുന്നു, അതിന് അതിൻ്റെ ഉള്ളിന് എത്ര വലിപ്പമുണ്ട്, അതിലെന്തൊക്കെ സാധനങ്ങളാണ് നിൽക്കുന്നത്, പക്ഷെ അതെന്ത് ചെയ്തിരിക്കുന്നു, ഇപ്പം മേഘം കൊണ്ടത് മലിനമായി, അല്ലെങ്കിൽ ആകാശത്തിൽ പൊടി പടലങ്ങൾ വ്യാപിച്ച് അതിൽ ആകാശത്തിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആകാശത്തിൽ ഗന്ധത്തെ വ്യാപിച്ചിട്ട് ഗന്ധം വ്യാപിച്ച് അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ പലതും പറയാം. പക്ഷെ ആകാശത്തിൻ്റെ സ്വഭാവം എന്താണ്? അത് നിർലേപമാണ്. ആകാശം എന്താണ്? നിത്യമുക്തമാണ്. ഇതിൽ നിന്നെല്ലാം എന്തെല്ലാം അവിടെ ആരോപിക്കുന്നു, അതിൽ നിന്നെല്ലാം അത് മുക്തമാണ്. പക്ഷെ ബാലനത് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തത്വത്തെ ബോധിക്കാതെ സാധനാമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സർവരും, മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സർവരും, ഭാഷ്യകാരൻ പറയുന്ന എന്താണ്? ഈ ബാലൻ എന്ന് പറഞ്ഞാൽ വിവേകശൂന്യനാണ്. നഹി ബാലേഹി അവിവേകിലാൽ തലമലനാദിഭിർ, ഈ അവിവേകം ശിശുക്കൾക്ക് മാത്രമല്ല, ബോധമില്ലാത്ത ഏതൊരുവനും ഉണ്ടാകും. ബോധമില്ലാത്ത ഏതൊരു ആൾക്കും ഉണ്ടായാലും ആകാശത്തിന്റെ നിർലയപത്വത്തെക്കുറിച്ച് ഗ്രഹിക്കാത്ത ആർക്കും ആകാശത്തിൽ തലമലനാദികളെ ആരോപിക്കാം. അതാരായാലും പ്രായം നോക്കിയിട്ടല്ല അവർ ബാലനാണെന്ന് വെച്ചാൽ അവിവേകിയാണ്. വ്യോമിനി വികൽപ്യമാനെ തലമലനാദി വിശിഷ്ടമേവ പരമാർത്ഥതോ വ്യോമം ഭൂതി. അങ്ങനെ ആകാശത്തിൽ ആരോപിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥത്തിൽ ആകാശം അത്തരം ദോഷങ്ങളോടുകൂടിയതാകുന്നില്ല. അതുപോലെ തന്നെ തന്നെ സ്വയം പരമാർത്ഥമായ തത്വമാണ് എന്ന് ഗ്രഹിക്കാതെ, തന്നെ സ്വയം ഒരു സാധകനായി ഗ്രഹിച്ചുകൊണ്ട്, തനിക്ക് സാധ്യമാണ് മുക്തി എന്ന് ഭ്രമിച്ചുകൊണ്ട് മുക്തിക്ക് വേണ്ടിയുള്ള ഉപായങ്ങളിൽ ഏർപ്പെടുന്നവർ എല്ലാം തന്നെ ഭ്രമത്തിലാണ്. അവരുടെ ഈ പരിശ്രമങ്ങൾ കൊണ്ട് വിശേഷിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട്? മുക്തി എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ നിർലേപത്തെ പോലെ തന്നെ ഈ പരമാർത്ഥ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് എന്നുള്ള ബോധമാണ് അവിടെ ഗുരുവിനിൽ വേണ്ടത്. അല്ലാതെ ആ ബോധത്തിന് പകരം വയ്ക്കാൻ പറ്റില്ല ഈ കാണിക്കുന്ന അഭ്യാസങ്ങളൊന്നും തന്നെ. അപ്പോൾ മുക്തിയെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഷ്യകാരൻ ഒന്നിനോടും സന്ധി ചെയ്യുന്നില്ല, കാരണം അത് ഏകരൂപമാണ്, അതിൻ്റെ ഏക സ്വഭാവമാണ്. ആ രീതിയിൽ തന്നെ ഗ്രഹിക്കുക. പിന്നെ നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശാസ്ത്രത്തെയോ മുക്തിയെയോ ആത്മാവിനെയോ ഒന്നും കൂട്ടുപിടിക്കരുത്, ഒന്നുമില്ല. പിന്നെ ഇത്തരം ഒരു ബോധമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനെയും ന്യായീകരിക്കാം. അതിനെല്ലാം അതാതിൻ്റെ തലത്തിൽ ഒരു ന്യായീകരണമുണ്ട്. ബോധശൂന്യനാണെങ്കിൽ ബോധത്തിൽ ഒന്നിനും നിലയിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പ്രചയത്തുള്ളത്. പരമാർത്ഥതോ വ്യോമഭവതി, ഇതൊന്നും കൊണ്ട് ആകാശത്തിൽ പരമാർത്ഥമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. തഥാഹ ന വൈശേഷ്യാദി നേകത്വേവി ശാരീരസ്യ ഉപഭോഗേന ബ്രഹ്മണ ഉപഭോഗ പ്രസംഗ പറയുന്നു. അത് ഏകമാണ്, ഏകമായതുകൊണ്ട് തന്നെ ജീവന്റെ ഉപഭോഗം കൊണ്ട് ബ്രഹ്മത്തിന്റെ ഉപഭോഗം, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊന്നും അവിടെ വരുന്നില്ല. പിന്നെ അല്ലേ സമാധാനം പറയേണ്ടത്? അങ്ങനെ ഒരു ആക്ഷേപത്തിന് തന്നെ അവിടെ നിലനിൽപ്പില്ലെങ്കിൽ, അത്തരൊരു ചോദ്യത്തിന് തന്നെ അവിടെ നിലനിൽപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാ സമാധാനം പറയുന്നു? ആവശ്യമില്ലാത്തതാണ്. വിശേഷോ ഹി ഭവതി മിഥ്യാജ്ഞാന സമയം, ഇവിടെ ഇത്രയേ ഉള്ളൂ രണ്ട് കാര്യങ്ങൾ തമ്മിൽ. ഒരുവൻ മിഥ്യാജ്ഞാനത്തിലിരിക്കുന്നു, ഒരുവൻ സമയജ്ഞാനത്തിലിരിക്കുന്നു. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ആ മിഥ്യാജ്ഞാനത്തിലിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ട് ശരീര ബുദ്ധിയോടുകൂടി ഇരിക്കുന്നവൻ, താൻ ശരീരമാണെന്നുള്ള ബുദ്ധിയോടുകൂടി ഇരിക്കുന്നു. അതിനെ തുടർന്നവൻ ഒരുപാട് ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ശരീര ബുദ്ധി കൊണ്ട് എല്ലാം ശരീരബുദ്ധി ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് വ്യവഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ശരീരബുദ്ധിയില്ലാത്തവനത് ചെയ്യാൻ പറ്റുമോ? ശരീരബുദ്ധിയില്ലാത്തവൻ അതിനെ പിന്തുടരാൻ പറ്റത്തില്ല. അവന്റെ ബോധം വേറെയാണ്, അവന്റെ ലോകം വേറെയാണ്. ശരീരബുദ്ധിയുള്ളവന് അങ്ങനെയല്ല. ഒരുപാടൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്. കർമ്മങ്ങളെല്ലാം അങ്ങനെയേ കാണാനുള്ളൂ. ലോകത്ത് നടക്കുന്ന ഈ കർമ്മങ്ങൾ മുഴുവൻ ആ ശരീര ബുദ്ധിയോടുകൂടിയാണ്. ലോകകർമ്മം എന്റെ കർമ്മം അല്ല. മഹാത്മാക്കളുടെ കർമ്മം എന്ന് ചോദിക്കും, അത് കർമ്മമേ അല്ല. അവിടെ ശരീരബുദ്ധിയില്ല, അവിടെ കർമ്മവുമില്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. വിശേഷ വിഭവതി മിഥ്യാജ്ഞാന സമയജ്ഞാനയോ മിഥ്യാജ്ഞാന കൽപ്പിത ഉപഭോഗ. മിഥ്യാജ്ഞാനം കൊണ്ട് ഒരു കൽപ്പിതമാണ്, പരമാർത്ഥമല്ല ഈ കർത്തൃത്വ ഭോക്തൃത്വ ആദ്യ അനുഭവങ്ങൾ. സമയജ്ഞാനദിഷ്ടം ഏകത്വം, സമയജ്ഞാനം കൊണ്ടാണ് അവന് ഏകത്വ ബോധം. അതിനാണ് സമയജ്ഞാനം എന്ന് പറയുന്നത്. സമയജ്ഞാനം കൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ചിലടത്ത് ഏകത്വ ബോധം. ആരാണോ ശ്രുതിയെ ശ്രവിച്ചതിന്റെ താല്പര്യത്തെ ആഗ്രഹിക്കുന്നത് അവിടെ ദിഷ്ടം എന്നർത്ഥം. എന്നുവെച്ചാൽ മിഥ്യാജ്ഞാന കൽപ്പിതേന ഉപയോഗേന സമയജ്ഞാനദിഷ്ടം വസ്തു സംസ്പൃശ്യതേ തേന പരമാർത്ഥ രൂപസ്യ ബ്രഹ്മണ സംസ്പർശ. അതിനെ വ്യാഖ്യാനിക്കുകയാണ്. മിഥ്യാജ്ഞാന കൽപ്പിതമായ ഉപഭോഗം കൊണ്ട് സമയജ്ഞാനത്തിലൂടെ ദുഷ്ടമായ വസ്തുവിന് യാതൊരു ബന്ധവുമില്ല. രണ്ടിനുണ്ടാണ്. അതിനാ നമ്മൾ വിശദീകരിച്ചാണ്, തസ്മാ എന്ന ഉപഭോഗ ഗന്ധോ വിശക്കെ ഈശ്വരസി കൽപ്പിത. അതുകൊണ്ട് ഈശ്വരനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപഭോഗത്തെ അവിടെ കൽപ്പിക്കാൻ സാധ്യമല്ല. അത് ഈശ്വരനെന്ന് ഉദ്ദേശിച്ചാൽ അവിടെ പരമാർത്ഥമായ തത്വം എന്നുള്ള അർത്ഥത്തിൽ. ഈശ്വരനെ സംബന്ധിച്ചും പലർക്കും പല കൽപ്പനകളും കാണും. ആ കൽപ്പനകൾക്കൊന്നും ഇവിടെ ഇവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പരമാർത്ഥ വസ്തു ഏതെന്നാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ജീവൻ എന്നുള്ള ശബ്ദം കൊണ്ടും പറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചം എന്നുള്ളത് കൊണ്ടും അതിനെ തന്നെ ഉദ്ദേശിക്കുന്നു. ആ പരമാർത്ഥ വസ്തുവിൽ യാതൊരു തരത്തിലുള്ള ഉപഭോഗങ്ങളും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആ തത്വത്തെയാണ് സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞത്. അന്ന് ആ തത്വത്തെ ഗ്രഹിക്കണം. ആ തത്വത്തെ ഗ്രഹണത്തിന് ശേഷിയില്ലാത്തവനാണ് പറഞ്ഞു. എന്താണ് തജ്ജലാനിധി ശാന്ത ഉപാസീത, അത് ആണ് ഇവിടുത്തെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി അതിനെ ധ്യാനിക്കുക.